ശ്രീമദ്ഭഗവത്ഗീത 12-ാം അധ്യായം 17-ാം ശ്ലോകം യോ ന ഹൃഷ്യതി ന ദ്വിഷ്ഠി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാന്യ സമേ പ്രിയഃ. പിന്നെ യോന ഹൃഷ്യതി ഇഷ്ടപ്രാപ്തവും, ഇഷ്ടവസ്തുക്കൾ പ്രാപിക്കുമ്പോൾ ആനന്ദിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല, വെച്ച മനുഷ്യാണാം ഹർഷനിമിത്ത ഭാര്യാഭിത്താദി. മനുഷ്യന് ഹർഷത്തിന് സന്തോഷത്തിന് നിമിത്തമായിട്ട് ഒരുപാട് വസ്തുക്കളുണ്ട്, ഭൗതിക വസ്തുക്കൾ. അത് പ്രാപിച്ചിട്ട് അവൻ സന്തോഷിക്കുന്നില്ല. മുമ്പും ഇതിനെക്കുറിച്ച് പറഞ്ഞു. അവിടെ പറഞ്ഞതും ഇവിടെ പറയുന്നതുമായിട്ട് അല്പം വ്യത്യാസപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. പ്രാപ്തമായതിൽ തന്നെ സന്തോഷിക്കുന്നില്ല. നദ്വേഷ്ടി അനിഷ്ടപ്രാപ്തം, ഇതെല്ലാം മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അനിഷ്ടമായതും പ്രാപ്തമാകും. ആ പ്രാപ്തമായതിൽ ദ്വേഷിക്കുന്നില്ല. എന്ന ശോചതി പ്രിയവിയോഗേ പറയുന്നു, പ്രിയമായതൊന്നും കൈവിട്ടു പോകുമ്പോൾ അതിൽ ദുഃഖിക്കുന്നില്ല. എന്നിട്ട് അപ്രാപ്തം കാംക്ഷതി, ഭക്തന്റെ ലക്ഷണങ്ങളാണ്, ഭക്തന്റെ സാധനങ്ങളാണ് അപ്രാപ്തം കാംക്ഷതി. തനിക്ക് കൈവന്നിട്ടില്ലാത്ത ഒന്നും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ശുഭാശുഭ പരിത്യാഗി, ശുഭാശുഭേ കർമ്മണി പരിത്യക്തും ശീലമസീതി ശുഭാശുഭ പരിത്യാഗി. ശുഭാശുഭ നേരത്തെ പറഞ്ഞു, സർവാരംഭ പരിത്യാഗി എന്ന് പറഞ്ഞു. അത് സർവകർമ്മ ത്യാഗമായിട്ടും സർവസംഗത്യാഗമായിട്ടും രണ്ടു തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഒന്നുകിൽ സർവകർമ്മ പരിത്യാഗം, സർവകർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ ബാഹ്യമായി തന്നെ എല്ലാം തിരിക്കുന്നു. സർവസംഗത്യാഗം എന്ന് പറയുമ്പോൾ ബാഹ്യമായി ത്യജിക്കുന്നില്ല, സംഘം മാനസികമായ സംഘത്തെ ത്യജിക്കുന്നു. രണ്ടു തരത്തിലൂടെ വ്യാഖ്യാനിക്കുന്നുണ്ട് അവരവരുടെ സിദ്ധാന്തമനുസരിച്ച്. അങ്ങനെ ശുഭാശുഭ പുണ്യപാപങ്ങൾക്ക് കാരണമായിരിക്കുന്ന കർമ്മങ്ങൾ, അതിനാണ് ശുഭാശുഭം എന്ന് പറഞ്ഞത്. രണ്ടും ത്യജിക്കുന്നു. അല്ല ഭക്തിമാൻ സമയപ്രിയ, അവനാണ് എനിക്ക് പ്രിയപ്പെട്ട ഭക്തൻ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ഠി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യ സമയ പ്രിയ. സമശത്രൌ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിതഃ. ഇക്കാര്യങ്ങളെല്ലാം കർമ്മയോഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് വന്നതാണ്. സമ ശത്രു ച മിത്രേ ച പറയും. ശത്രുവിനും മിത്രത്തിനും സമനായിരിക്കുന്നു. നേരത്തെ പറഞ്ഞു എന്താണ്, ലോകം ഭയപ്പെടുത്തുന്നില്ല, ലോകത്തെ ഭയപ്പെടുന്നില്ല, അവനാണ് ഭക്തനെന്ന് പറഞ്ഞു. ഈ പറയുന്ന ഗുണങ്ങൾ എല്ലാവരും എങ്ങനെ ശത്രുവും മിത്രവും ഉണ്ടാവും എന്ന് സംശയിക്കും. ശത്രുവിനും മിത്രത്തിനും ആ വ്യക്തിയിലും ശത്രുമിത്ര ഭാവങ്ങളുണ്ടോ? അവിടെ പറയുന്നു, സർവത്ര പശ്യതി സമം ഭഗവത് സ്വരൂപം. സർവത്ര ഭഗവത് സ്വരൂപത്തെ കാണുന്ന ഒരുവന് യോസു കഥം സമവഗച്ഛതി ശത്രുമിത്ര, അവനെങ്ങനെ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ പറ്റും? പിന്നെ അവൻ ശത്രുവിനും മിത്രത്തിനും സമനായിരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ശത്രുമിത്രം അവിടെ സംഭവിക്കാനേ പാടില്ലല്ലോ എന്ന് നമ്മൾ സാധാരണ ചിന്തിച്ചു പോകും. ശത്രുമിത്രങ്ങൾ ഭക്തന്റെ ദൃഷ്ടിയിലില്ല, ശത്രുവിനെയും മിത്രത്തെയും. പക്ഷെ ഭക്തനുണ്ടാകാം ശത്രുവും മിത്രവും, സ്തുതിക്കുന്നവരുണ്ടാകാം, നിന്ദിക്കുന്നവരുണ്ടാകാം. അതെന്താണ് മഹത്വം? ഉള്ള ഒരു വ്യക്തി മറ്റുള്ളവരെ നിന്ദിക്കുന്നു, അതെങ്ങനെ സംഭവിക്കും? കാരണം മഹത്വം ഇവിടെ ഭക്തനാണുള്ളത്, മറ്റ് ലോകർ അജ്ഞരായ ലോകർ ആ മഹത്വത്തെ വിദ്വേഷിക്കും, ആ മഹത്വത്തിൽ അസൂയപ്പെടും, അതുകൊണ്ട് അവർ നിന്ദിക്കും. അത് മറ്റുള്ളവരുടെ വാസന അനുസരിച്ച് അവർ നിന്ദിക്കും. അപ്പോൾ അവർക്കും ഉണ്ടാകും ശത്രുക്കൾ. ചിലർ സ്തുതിക്കും, അപ്പോൾ നിന്ദിക്കുന്നവർ ശത്രുക്കൾ, സ്തുതിക്കുന്നവർ മിത്രങ്ങൾ. പക്ഷെ ഇവിടെ ഭക്തനെ സംബന്ധിച്ച് എന്താണോ, ആ രണ്ടു ഭാവത്തെയും ഒരുപോലെ കാണുന്നു. അതുകൊണ്ട് ഭക്തനായതുകൊണ്ട് തന്നിൽ ശത്രുമിത്ര ഭാവങ്ങളില്ലെങ്കിലും പുറമേ ബാഹ്യമായി ശത്രുമിത്രങ്ങൾ ഇല്ലാത്ത വിധത്തിൽ അതെപ്പോഴും ഉണ്ടാകും. കാരണം ഇത് ഭക്തന്റെ കാര്യം പറയുന്നു. ഈശ്വരനെ തന്നെ ദ്വേഷിക്കുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്. ഈശ്വരന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നവരുണ്ട്. അപ്പോൾ പിന്നെ ഭക്തനിൽ ശത്രുമിത്രങ്ങൾ ഉണ്ടാകുന്നതിൽ യാതൊരു അതിശയവുമില്ല. താനത് കാണുന്നില്ലെങ്കിലും തന്നോട് അത്തരം മനോഭാവങ്ങൾ വച്ച് പുലർത്തുന്ന ജീവന്മാരുണ്ടാകും, അവിടെ സമനായിരിക്കുന്നു. തഥാ മാനാപമാനയോഹോ പൂജ പരിഭവയോഹോ, പൂജയിലും പരിഭവത്തിലും തിരസ്കാരത്തിലും. അതും അവിടെയും ചോദിക്കാം, ഭക്തൻ അങ്ങനെ മാനവും അപമാനവും ഉണ്ടോ? ഇല്ല, ഭക്തൻ സ്വയം മാന അപമാനങ്ങളില്ല. പക്ഷെ മറ്റുള്ളവർ മാനിക്കുകയും അപമാനിക്കുകയും ചെയ്യും, സ്തുതിക്കുകയും നിന്ദിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവിടെ രണ്ട് സ്ഥലത്തും ഭക്തൻ ഒരേ ഭാവം തന്നെ നടത്തും. സ്വകീയമായി തൻ്റെതായിട്ട് കാണത്തില്ല, താൻ ആരെങ്കിലും സ്തുതിക്കുമ്പോൾ അതിൽ സന്തുഷ്ടനാകുന്നില്ല, ആരെങ്കിലും നിന്ദിക്കുമ്പോൾ അതിൽ ദുഃഖിതനാകുന്നില്ല ഭക്തൻ. പക്ഷെ മറ്റുള്ളവരത് ചെയ്യും. അത് അത്തരം കാര്യങ്ങളെന്നും ബാഹ്യമായ അത്തരം വ്യവഹാരങ്ങളിൽ നിന്ന് ആർക്കും മോക്ഷമില്ല, മോചനമില്ല. എന്നുവെച്ചാൽ ശരീരത്തോടുകൂടിയിരിക്കുന്ന ആൾ തത്വജ്ഞാനിയായാലും ഉത്തമനായ ഭക്തനായാലും ഇനി അവതാര പുരുഷൻ തന്നെ ആയാലും ശരി, ഇത്തരം ലൗകികമായ ദ്വന്ദ്വങ്ങളിൽ നിന്ന്, ബാഹ്യമായുള്ള ദ്വന്ദ്വങ്ങളിൽ നിന്ന് ആർക്കും രക്ഷയില്ല. എന്നുവെച്ചാൽ നിന്ദയിൽ നിന്നും സ്തുതിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒക്കത്തില്ല എന്നത്. ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒക്കത്തില്ല, ഭക്തന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല, ശിഷ്യന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ഇത്തരം പ്രാരബ്ധങ്ങളും കഷ്ടങ്ങളും എല്ലാം അവതാര പുരുഷന്മാർ കൂടി സഹിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ സാധാരണ ഒരു ഭക്തന്റെ കാര്യം പറയാൻ. അതുകൊണ്ടാണ് ലൗകികമായ നിയമങ്ങളിൽ നിന്ന് ബാഹ്യമായ മുക്തി, ബാഹ്യതലത്തിലുള്ള മുക്തി ശരീരത്തോടു കൂടിയിരിക്കുന്ന ഒരാൾക്ക് ഇല്ല എന്ന് പറയുന്നു. അതെല്ലാം അവർ സ്വീകരിക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആചാര്യസ്വാമികളും പറഞ്ഞ എന്താണ്, വ്യവഹാരത്തിൽ അയാൾ പശു സമാനനാണ് എന്ന് പറഞ്ഞത് അതാണ്. പക്ഷെ അത് പറഞ്ഞാൽ പലരും പേര് പ്രതികരിക്കും, അതങ്ങനെ ഞങ്ങളെ ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്, ഗുരുവിനും അങ്ങനെയൊക്കെ ഉണ്ടോ, അതങ്ങനെ ശരിയാകും. ഇവിടെ ശാസ്ത്രം പറയുന്നതാണ് ശരീരമുണ്ടോ, ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ നോക്കത്തില്ല. തഥാ മാനാപമാനയോഹ പൂജാ പരിഭവയോഹ ശീതോഷ്ണസുഖ ദുഃഖേഷു സമഹ സർവത്ര ച സംഘവർജിത പറയുന്നു. ശീതോഷ്ണസുഖ ദുഃഖങ്ങളിൽ അവിടെയും ചോദിക്കും, അങ്ങനെ ഉള്ള ഒരു മഹാത്മാവിന് ശീതം ഉണ്ടോ, ഉഷ്ണമുണ്ടോ, സുഖമുണ്ടോ, ദുഃഖമുണ്ടോ, ഇതൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവിടെ സമത്വം എന്ന് പറയുന്നത്? ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും ഒന്നുമില്ലാത്ത കരിമ്പാറ അതുപോലുള്ളൊരു സാധനമാണ് ഈ മഹാത്മാവെന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ എങ്ങനെ അവിടെ ഉണ്ടാകും. അപ്പം അതെല്ലാം സംഭവിക്കാം, അതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചാലും ഉള്ളിലും ബാഹ്യമായും ഇവിടെ ഭക്തിമാൻ അവൻ സമനായിരിക്കുന്നു. അവിടെ എല്ലായിടത്തും സർവസംഘവർജിതനായിരിക്കുന്നു, ഒന്നിനോട് സംഘമില്ലാതിരിക്കുന്നു. അത് ഭക്തി സാധന എന്നുള്ള നിലയ്ക്കും ഇതിനെ നിർദ്ദേശിക്കുന്നു, സിദ്ധഭക്തന്മാരുടെ ലക്ഷണമായിട്ട് നിർദ്ദേശിക്കുന്നു. സമശത്രു ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണസുഖ ദുഃഖേഷു സമസംഗവിവർജിത തുല്യനിന്ദാസ്തു ധർമ്മൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതർ ഭക്തിമാന്മേ പ്രിയോ നരഹ. തുല്യ നിന്ദാസ്തുതി നിന്ദാജസ്തുതിശ്ച നിന്ദാസ്തുതി നിന്ദാസ്തുതികളിലെല്ലാം സമനായിരിക്കുന്നു. ആത്മസാക്ഷാത്കാരം നേടിയിരിക്കുന്ന യോഗികൾ, ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കുന്ന അവതാര പുരുഷന്മാർ, ഇവരെയും ആൾക്കാർ നിന്ദിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് സ്തുതിക്കുന്നുണ്ട്. ഇത് ലോക സ്വഭാവമാണ്, ഇതെന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരുടെയും സ്തുതി വാങ്ങാനൊന്നും ഇതുവരെ ആർക്കും ഭാഗ്യം കിട്ടിയിട്ടില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ സ്തുതിയുണ്ടെങ്കിൽ എത്രമാത്രം സ്തുതി കൂടുന്നോ അതിനനുസരിച്ച് മറുഭാഗത്ത് നിന്ദയും കൂടി വരും. അതുകൊണ്ട് മഹാത്മാക്കൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല, കൂടുതൽ ആൾക്കാർ തന്നെ സ്തുതിക്കട്ടെ എന്ന് കരുതുന്നില്ല. കാരണം അതിൽ അർത്ഥമില്ല, കാരണം കൂടുതൽ ആൾക്കാർ സ്തുതിക്കുമ്പോൾ മറുവശത്ത് കൂടുതൽ ആൾക്കാർ നിന്ദിക്കാനും തുടങ്ങും. അതുകൊണ്ട് രണ്ടിലും അവർക്ക് താല്പര്യമില്ല. പക്ഷെ ലോകം ചെയ്യുന്നു, അവരെ സ്തുതിക്കുന്നു, നിന്ദിക്കുന്നു, അത്തരം സന്ദർഭങ്ങളിലെല്ലാം അതിന് ഒരുപോലെ സ്വീകരിക്കുന്നു, രണ്ടിനെ അംഗീകരിക്കുന്നു. സ്തുതിയും നിന്ദയും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് കരുതുന്നു. തേ തുല്യ യസ്യസ തുല്യ നിന്ദാ സ്തുതി മൗനി മൗനവാൻ സംയത വാക്ക് അവൻ മൗനിയായിരിക്കുന്നു. അവന് ഭാഷ്യകാരം പറഞ്ഞു, മൗനി മൗനവാൻ സംയത വാക്ക് വാക്കിനെ സംയമനം ചെയ്യുന്നവൻ എന്നുള്ള സംസാരിക്കാതിരിക്കുക എന്നുള്ള അർത്ഥമല്ല. നവക്തി തുഷ്ടോ ഭഗവത് കഥാഭർ മൗനീതി തം നിർദ്ദിശദീഹ ദേവ എന്ന് പറയും. അവൻ തുഷ്ടനായിരിക്കുന്നു, അതുകൊണ്ട് ലോക വാർത്തകളിൽ അവൻ മുഴുകുന്നില്ല മറ്റുള്ളവരെ പോലെ. എന്നാൽ ഭഗവത് കഥകൾ പറഞ്ഞാലും അവൻ മൗനിയെ തന്നെ അവനെ മൗനിയായി കണക്കാക്കാം. അതുകൊണ്ട് വാഗ്മൗനം എന്ന് പറയുന്നുണ്ട്. വാഗ്നിരോധം തന്നെ വേണമെന്നില്ല, കാരണം അവന് സ്തുതിക്കണം, ഭക്തനാണ്. അപ്പൊ ഈശ്വരൻ അവന് സ്തുതിക്കണം. അവൻ കരുതുന്നത് എന്താണ്? ഈ നാവ് തന്നിരിക്കുന്നത് ഈശ്വരനെ സ്തുതിക്കാൻ വേണ്ടിയാണ്. ആ നാവിനെ കെട്ടിയിടേണ്ട കാര്യമില്ല. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണോ ഈശ്വരൻ അത് തന്നത്, അതിന്റെ പ്രയോജനം സിദ്ധിക്കാതെ പോവും. കൊണ്ടവൻ നാക്കിനെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, മനസ്സിനെ ഈശ്വരന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് വാക്കിനെയും മനസ്സിനെയും അവൻ നിരോധിക്കുന്നില്ല, മൗനമാക്കുന്നില്ല എന്നാണ് ഭക്തന്മാരുടെ വ്യാഖ്യാനം. അല്ലെങ്കിൽ അതിനെ സംയമനം ചെയ്യുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി വാക്കിനെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് മൗനി മൗനവാൻ സംയത വാക്ക് എന്നാണ് അതിനർത്ഥം പറയുന്നത്. സന്തുഷ്ട ഏന കേനചിത് ശരീരസ്ഥിതിഹേതു മാത്രേണ. ഇവിടെ അങ്ങനെയുള്ള ഒരു ഭക്തന്റെ പരമമായ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഏന കേനചിത്, ഏത് തരത്തിലായാലും ഏത് ഉപായങ്ങളെ കൊണ്ടായാലും ഏതവസ്ഥയിലായാലും ഏത് രീതിയിലായാലും എന്നൊക്കെ അതിനർത്ഥം പറയാം. ഏനകേന പ്രകാരേണ എന്ന് വെച്ചാൽ ആ ഭക്തനിനി ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, എന്നുവെച്ചാൽ സ്വാസ്ഥ്യമായ അവസ്ഥയിൽ അല്ലെങ്കിൽ അസ്വാസ്ഥ്യം, ശരീരത്തിന് രോഗം മറ്റും ബാധിച്ചിരിക്കുന്ന അവസ്ഥ, പിന്നെ ബാല്യം യൗവനം വാർദ്ധക്യം, ഇതിലേതവസ്ഥയിലായാലും ശരി, ഏത് കാലത്തിലായാലും ശരി, ഏത് ദേശത്തിലായാലും ശരി, ഏത് സാഹചര്യങ്ങളിലായാലും ശരി, അവൻ സന്തുഷ്ടനായിരിക്കുന്നു. ഇതാണ് ഭക്തന്റെ ലക്ഷണമായി പറയുന്നത്. അതിൽ ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, മുമ്പും പറഞ്ഞിട്ടുണ്ട്. കർമ്മയോഗിയുടെ ലക്ഷണം പറയുമ്പോൾ, ജ്ഞാനസാധകന്റെ ലക്ഷണം പറയുമ്പോൾ എല്ലാം പറയും. എന്താണോ ഗീതയിൽ മുഖ്യമായി പറയുന്നതാണ് സന്തോഷം. യോഗശാസ്ത്രത്തിലും അത് തന്നെ പറയുന്നു, സന്തോഷം ആണ് സുഖത്തിന് കാരണം. ഇവിടെയും പറയുന്നു അവൻ സന്തുഷ്ടനായിരിക്കുന്നു, അവന് പരിഭവങ്ങളില്ല, പരാതികളില്ല, പിറുപിറുക്കലില്ല, അതൃപ്തി ഇല്ല, പോരാ എന്നുള്ള ഭാവമില്ല. തന്റെ സാധനയിലോ തന്റെ സാധ്യത്തിലോ ഒന്നും അങ്ങനെയില്ല. ഒരു ഉത്തമമായ ഭക്തന്റെ ലക്ഷണം പറയുകയാണ്, അവൻ സദാ സന്തുഷ്ടനായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ചിലർ പറയുമല്ലോ ഈശ്വരനെ പ്രാപിക്കാത്തതുകൊണ്ടുള്ള വേദന, തീവ്രമായ വേദനയിൽ അതിന് ഈശ്വരനെ പ്രാപിക്കാത്തതുകൊണ്ടും അവന് വലിയ വേദനയൊന്നുമില്ല. കാരണം അതവൻ ഈശ്വരനെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഈശ്വരന് സമയവും സൗകര്യവും ഒക്കെ കിട്ടുമ്പോൾ പ്രാപിപ്പിച്ചോട്ടെ എന്ന് കരുതി അവൻ എന്ത് ചെയ്യുന്നു? ശാന്തചിത്തനായിരിക്കുന്നു. അതിനെക്കുറിച്ച് അവനും വ്യാകുലത ചെയ്യുന്നുമില്ല. അതുകൊണ്ട് അവൻ സദാ സന്തുഷ്ടനായിരിക്കുന്നു. കാരണം ഈശ്വരനെ പ്രാപിക്കുക എന്ന് പറയുന്നത് തന്റെ കയ്യിലിരിക്കുന്ന കാര്യമില്ല, ഈശ്വരന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഈശ്വരൻ സൗകര്യം പോലെ നിശ്ചയിച്ചോട്ടെ, തന്റെ പക്ഷത്തു നിന്ന് താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം, അതിനെക്കുറിച്ച് അവന് വ്യാകുലതയൊന്നുമില്ല. അത് മാത്രമല്ല, ചില ഭക്തന്മാർ പറയുന്നത് എന്താണ്? എനിക്ക് ഈശ്വരനെ പ്രാപിക്കുകയോ വേണ്ട എന്നാണ്. കാരണം ഈശ്വരനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തനായിരിക്കാൻ ഒക്കത്തില്ല, അവൻ ആഗ്രഹിക്കുന്നത് ഒരു ഭക്തനായിട്ടിരിക്കാനാണ്. അതുകൊണ്ട് ഇനി വരുന്ന ജന്മങ്ങളുമെല്ലാം എനിക്കൊരു ഭക്തന്റെ ജന്മം കിട്ടിയാൽ മതി, അല്ലാതെ ഭഗവാൻ എന്നെ അങ്ങോട്ട് സ്വീകരിച്ചു കളയരുതെന്ന്. അപ്പൊ എന്റെ ഭക്തി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിലവൻ സന്തുഷ്ടനാണ്. ഏന കേനചിത് ശരീരസ്ഥിതു ഹേതു മാത്രേണ തഥാചോക്തം. മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഏന കേനചിത് അച്ഛൻ, അവന്റെ ഏത് പരിസ്ഥിതിയിലും അവൻ സന്തോഷനായിരിക്കുന്നു. ആച്ഛാദനത്തിൽ എന്ന് വെച്ചാൽ വസ്ത്രം പോലെയുള്ള കാര്യങ്ങളിൽ അവൻ വ്യാകുലപ്പെടുന്നില്ല. ഉയർന്നൊരവസ്ഥയാണ് താൻ ധരിച്ചിരിക്കുന്നത്, വെളുത്ത വസ്ത്രമാണോ മഞ്ഞയാണോ കാവിയാണോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഭക്തൻ ചിന്തിക്കുന്നില്ല. സാധാരണഗതിയിൽ വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നവർക്ക് മഞ്ഞ കാണുമ്പോൾ അസൂയ തോന്നും, അത് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലാണല്ലോ ജീവിക്കുന്നത്. മഞ്ഞയ്ക്ക് കാവ്യ കാണുമ്പം അസൂയ തോന്നും, കുറച്ചുകൂടി ഉയർന്നല്ലോ, താൻ താഴ്ന്നു പോയല്ലോ, അത് കിട്ടിയില്ലെങ്കിൽ സങ്കടം വരും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഏന കേരജിത അച്ഛനോ, ഏത് തരത്തിലായാലും ശരി അവൻ അതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് അലക്കിയതാണോ മുഷിഞ്ഞതാണോ കീറിയതാണോ അതൊന്നും ഭക്തന്റെ ഏറ്റവും ഉയർന്നമായ നിലയാണ് ഇതെന്നും കൊണ്ട്. അല്ല, ഇതെല്ലാം ധരിച്ചിരിക്കുന്നവർക്കും അറിയാം ഇതൊന്നും അല്ല പ്രാധാന്യമൊന്നും. പക്ഷേ അവർ ധരിച്ചിരിക്കുമ്പോൾ മറന്നുപോകും, തത്വം പറയുമ്പോൾ ഓർക്കും. ഇതെടുത്ത് അത് ഇതിൻ്റെ ഒരു കുഴപ്പമാണ്. കാവയ്ക്കും മഞ്ഞയ്ക്കും വെള്ളയ്ക്കുമുള്ള ഒരു കുഴപ്പമാണ്. തത്വങ്ങളൊക്കെ പറയുമ്പോൾ കാര്യം മനസ്സിലാവും, പക്ഷേ ഇതെടുത്തിട്ട് കഴിഞ്ഞാൽ പോലീസുകാരൻ യൂണിഫോം ഇടുമ്പോഴാണ് അവൻ്റെ രീതിയൊക്കെ അങ്ങ് മാറും. ഇതാവും സാധാരണക്കാരനൊന്നുമല്ല. ഇവിടെ ഭക്തൻ അതൊന്നും പരിഗണിക്കുന്നേയില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പോലീസുകാരൻ യൂണിഫോം ഇട്ടാൽ എന്താണ്, കൈ കിട്ടുന്നവനൊക്കെ ഇടിക്കും. അതുപോലെയാണ് ഇവിടെ. അങ്ങനെയല്ല, ഭക്തൻ ഏന കേനജിദാസന, അവനതിലൊന്നും യാതൊരു ശ്രദ്ധയില്ല. ഏന കേനജിത് ആശ്രിത, ഭക്ഷണത്തിനും അതുപോലെ കൃത്യമായ സമയത്ത് കഴിക്കണമെന്നില്ല. ഇത് എന്താണോ ഒരു പരിപ്രാജനെ കുറിച്ച് പറയുന്ന സന്ദർഭമാണ് മഹാഭാരതത്തിൽ. നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് ഈശ്വരചിന്തയിൽ മാത്രം സഞ്ചരിക്കുന്നവരെ കുറിച്ച് ഏന കേനജിദാശിത, ഭക്ഷണത്തിന്റെ കാര്യത്തിലും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, കിട്ടുന്നു കഴിക്കുന്നു, ശരീരത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. സ്വാമിമാരും അങ്ങനെ തന്നെ കിട്ടുന്നത് കഴിക്കുന്ന ശീലമുള്ളവരാണ്. പക്ഷേ ആ കിട്ടുന്ന സ്ഥലം ഒരു നോട്ടം ഇട്ടേക്കും, അവിടുന്ന് കഴിക്കത്തുള്ളൂ. ഇതങ്ങനെയല്ല, അങ്ങനെ പ്രത്യേകിച്ചില്ല. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര കൊച്ചനശായി, വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും നിയമമില്ല, ആശ്രമത്തിൽ കഴിയണമെന്നും നിയമമില്ല. അതാണ് അവന്റെ വാസസ്ഥാനത്തെ കുറിച്ച് പറയുകയാണ്. എത്ര കൊച്ചനശായി, അവൻ എവിടെയെങ്കിലും ശയിക്കുന്നു. അപ്പൊ പലരും ചോദിക്കും അതിപ്പോഴെങ്ങനെയാ, അതൊക്കെ പറ്റുമോ, പനി പിടിക്കത്തില്ലേ, എവിടെയെങ്കിലും കിടന്നാൽ മഴ നനഞ്ഞാൽ ഇതൊന്നും പ്രായോഗികമാണോ? ഇത് ചിലർക്ക് ഇപ്പോഴും പ്രായോഗികമാണ്, നമുക്കൊന്നും പ്രായോഗികമല്ല. അതുകൊണ്ടിത് നടക്കാത്തതാണെന്ന് പറയാൻ പാടില്ല. അങ്ങനെയും കഴിയുന്നവരുണ്ട് മഹാത്മാക്കൾ, അത് തന്നെയാണ് ശ്രേഷ്ഠം. അപ്പം നമ്മൾ എല്ലാവരും എന്തു ചെയ്യും, ശാസ്ത്രങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴും വ്യാഖ്യാനങ്ങളിലൂടെയൊക്കെ അവനവനെ ഒന്ന് മഹത്വപ്പെടുത്താൻ ശ്രമിക്കും. താനാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ മാതൃക എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. അതിലർത്ഥമില്ല. ഇവിടെ പറയുന്നത് നമുക്കാർക്കും പറ്റിയ കാര്യമല്ല പറയുന്നു. കാരണം ഇതെല്ലാം ഇവിടെയും യോജിപ്പിക്കാം. ഏനകേനജിദാച്ചന, ഞാൻ എന്ത് വസ്ത്രം കിട്ടിയാലും തൃപ്തനാണ്, പക്ഷെ എന്നാലും ഞാൻ ഇതേ ധരിക്കത്തുള്ളൂ. ഏനകേനജിദാശിത, ഏത് ഭക്ഷണത്തിനും ഞാൻ സംതൃപ്തനാണ്, പക്ഷേ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന തന്നെ കിട്ടണം. എത്ര കൊചനശായി, ഈ തറയിൽ കിടന്നാലും ഒന്നുമില്ല, കട്ടിൽ കിടന്നാലും ഒന്നുമില്ല, എന്നാലും തൽക്കാലം കട്ടിലാണ് കിടക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതാണ് നമ്മുടെ മനോഭാവം. അതായത് മനസ്സിൽ വാക്കിൽ ഇതൊക്കെ പറയാം, പക്ഷേ കാര്യത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ഞാനും ഈ പറയുന്നത് പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എന്ന് വ്യാഖ്യാനിക്കുന്നത് വ്യാഖ്യാനിക്കുക, അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്, ഇത് ഇതൊക്കെ എന്നിനും പൂർണ്ണമാണെന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ അത് ശരിയല്ല. ഈ പറയുന്നൊന്നും ആശ്രമത്തിൽ കഴിയുന്നവരെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. വീട്ടിലിരുന്ന് അസംഗനാണ് ഞാൻ, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഭാര്യയും മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഞാൻ അസംഗനാണെന്ന് വീൺവാക്ക് പറയുന്നവരെ ഉദ്ദേശിച്ചതല്ല. ഇതെല്ലാം വിട്ടവരെ ഉദ്ദേശിച്ചിട്ടാണ്. ആശ്രമമില്ല, വീടുമില്ല. വീട് പോലെ തന്നെ ബന്ധനം ഉണ്ടാക്കുന്നതാണ് ആശ്രമം, ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ. അത് ആശ്രമത്തിൽ താമസിക്കുന്നവർക്ക് അറിയാം, അതൊക്കെ അതിൻ്റെ പരമാർത്ഥമാണ്. തം ദേവ ബ്രാഹ്മണം ഇത്, അവനാണ് ദേവന്മാര് ബ്രാഹ്മണൻ എന്ന് കരുതുന്നു. ആ ദേവന്മാര് ബ്രാഹ്മണൻ എന്ന് കരുതുന്നു എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? കാരണം മനുഷ്യർ ബ്രാഹ്മണൻ എന്ന് കരുതുന്നത് പൂന്താനം പറഞ്ഞതുപോലെ സന്ധി എന്താണ് ശാന്തി ചെയ്ത് നടക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവരാണ് ബ്രാഹ്മണരെന്ന് സാധാരണ ധരിച്ചിരിക്കുന്നത്. കുടുംബം പുലർത്താൻ വേണ്ടി മണിയടിച്ച് നൂലിട്ട് മണിയടിക്കുന്നവർ, അവരല്ല ബ്രാഹ്മണനെന്ന് ദേവന്മാർ പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ദേവന്മാർ പറയുന്നവരാണ് ഈ പറയുന്ന ആൾക്കാരെ. ഇതെല്ലാം ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗിയായി പരിവ്രജനം നടത്തുന്നവർ, അവനാണ് ഈ പറയുന്ന തരത്തിൽ ഉള്ള യഥാർത്ഥ ഭക്തൻ, പരമമായ ഭക്തൻ എന്ന് മഹാഭാരതി പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാരും ചാടി ഇറങ്ങിക്കളയുന്നത് ആശ്രമത്തിൽ നിന്ന്, കാരണം പിറ്റേ ദിവസം തന്നെ മടങ്ങിങ്ങി പോരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്ന് കയറേണ്ടി വരും. അതുകൊണ്ട് ഇതാണ് എന്ന് വിചാരിച്ച് ചാടി പുറപ്പെടരുത്. പക്ഷെ ഇതാണ് പരമാർത്ഥം, ഭക്തന്റെ പരമമായ അവസ്ഥ ഇത് തന്നെയാണ്. അത് തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നു ഭഗവാൻ തന്നെ. കിഞ്ച അനികേത നികേത ആശ്രയോ നിവാസോ നിയതോ ന വിദ്യതേസ്യസോ അനികേത. അനികേതം എന്ന് വെച്ചാൽ വീട്, നിവാസസ്ഥാനം. അതില്ലാത്തവൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന് അനികേതൻ എന്ന് പറഞ്ഞാൽ വീട് ഉപേക്ഷിച്ചവൻ തന്നെ. അതിന്റെ മുഖ്യമായ അർത്ഥം അത് തന്നെയാണ്. വീട് ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്നവൻ, പരിപ്രാജകൻ, സർവം പരിത്യജിച്ച് സർവത്തിനെ ഉപേക്ഷിക്കും, ബന്ധുമിത്രാദികളെ സമ്പത്തിനെ. എന്നെ ഉപേക്ഷിക്കുന്നു വീട്, എന്നെ ഉപേക്ഷിക്കുന്നു. പക്ഷെ സാധാരണഗതിയിൽ ഇതൊന്നും ഉപേക്ഷിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ അതൊക്കെ സമ്പാദിക്കുകയും ചെയ്യുന്നു. ഞാനിതൊക്കെ ഉപേക്ഷിച്ചവനാണ്, പരിപ്രാജകനാണെന്ന് പറയാൻ പറ്റില്ല. ഉപേക്ഷിച്ചവനെന്ന് പറയാം, പരിപ്രാജകൻ എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? കാരണം വീണ്ടും ചെറിയ വീടാണ് ഉപേക്ഷിച്ചത്, ചെന്ന് പിടിച്ചത് അതിലും വലിയ വീടാണ്. ചെറിയ സമ്പത്താണ് ഉപേക്ഷിച്ചത്, പക്ഷേ പിന്നെ പോയി സമ്പാദിക്കുന്നത് വലിയ സമ്പത്താണ്. ബന്ധുമിത്രാദികളെയൊക്കെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ള അവർ ഉപേക്ഷിച്ചു, പക്ഷെ പിന്നെ സമ്പാദിച്ചതും അതിലും വലിയ ബന്ധുമിത്രാദികൾ. അപ്പോൾ പിന്നെ ഈ പറയുന്നത് അവിടെ യോജിക്കത്തില്ല. ഇത് ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചത് തന്നെ, പിന്നെ ഒന്നും സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അയാൾ പരിവ്രജനം നടത്തുന്നു, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് നിയതോ നിവാസവും, നിയതമായ നിവാസം. അതുകൊണ്ടാണ് പഴയകാലത്ത് പരിപ്രാജകന്മാർക്ക് അങ്ങനെ ചില നിയമങ്ങളൊക്കെ വെച്ചത്. ഇന്നത് അനുഷ്ഠിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ആശ്രമങ്ങളിൽ കൂടുന്നത് തന്നെ. എന്തുകൊണ്ട്? കർശനമായി പറയുന്നത് ഒരു രാവിലെ ഒരു സ്ഥലത്ത്, ഒരു അന്ത്യം ഉറങ്ങാവും ഒരു സ്ഥലത്ത്, പിറ്റേ ദിവസം അവിടെ ഉറങ്ങാൻ പാടില്ല. സഞ്ചരിച്ചോളും, നഗരങ്ങളിലേക്ക് കടക്കാൻ പാടില്ല, ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കാവൂ. അതാണ് എനിക്ക് അപ്പം നിയതമായ നിവാസമുണ്ട്. പകൽ സഞ്ചരിക്കുന്നു, സന്ധ്യയാകുമ്പോൾ, രാത്രി സഞ്ചരിക്കാൻ പാടില്ല. അന്തി മയങ്ങുമ്പോൾ എവിടെയാണോ ആശ്രയം കാണുന്ന അവിടെ ഉറങ്ങിക്കോളണം. അത് മരത്തിന്റെ ചുവട്ടിലായാലും ശരി, ദേവതാസ്ഥാനങ്ങളിലായാലും ശരി, അല്ല ഏതെങ്കിലും ഗൃഹസ്ഥന്റെ വീട്ടിലായാലും ശരി, എവിടെയായാലും ശരി, സന്ധ്യയ്ക്ക് എവിടെ കിട്ടുന്നോ അവിടെ ഉറങ്ങണം. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് സ്ഥലം വിടണം. പിന്നെ പൂജാസൽക്കാരാദികളൊക്കെ സ്വീകരിച്ച് അവിടെ കഴിയാൻ പാടില്ല. അപ്പോൾ അവന് നിയതമായ നിവാസമില്ല. ഇതാണ് നിയമമായിട്ട് വച്ചിരുന്നത്. ഈ നിയമങ്ങൾ സഹജമായി വന്നു പാലിക്കണം, എന്നാലേ പരിവ്രജനമാകത്തുള്ളൂ. അങ്ങനെ പരിവ്രാജക ഭക്തനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൻ അനികേതനായിരിക്കുന്നു, ആശ്രമത്തിൽ വന്ന് താമസിച്ചാൽ ശരിയാകത്തില്ല. കാരണം ആശ്രമത്തിൽ അവിടെ സ്ഥിരതയുണ്ട്. പിന്നെ അവിടെ എങ്ങനെ അവർക്കൊരു സമാധാനം വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇതിനെ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ്? ആശ്രമത്തിൽ താമസിക്കുന്നു, അവിടെ അവൻ അസംഗനായി താമസിക്കുന്നു. അവനിവ സ്ഥിരമായി കരുതുന്നില്ല. മനസ്സുകൊണ്ട് അവനോട് മമത പുലർത്താതെ, ബന്ധം പുലർത്താതെ കഴിയാൻ ശ്രമിക്കുന്നു. ഇനി വരുന്ന കാലങ്ങളൊക്കെ അതേ പറ്റും. മുമ്പ് പറഞ്ഞ തരത്തിലുള്ള പരിവ്രജനം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അനികേത എന്നുള്ളത് രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കുന്നു. മുഖ്യമായ അർത്ഥം അത് തന്നെയാണ്. എന്നെ ഉപേക്ഷിച്ചു പോവുക, വീട് ഉപേക്ഷിക്കുക, ആശ്രമം ഉപേക്ഷിക്കുക. പക്ഷെ അത് കാലത്തിന്റെ മാറ്റം കൊണ്ട് ആധുനിക വ്യാഖ്യാതാക്കളെല്ലാം അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. വീട് ഉപേക്ഷിക്കണ്ട, വീട് ഉപേക്ഷിച്ചാൽ ആശ്രമത്തിൽ കഴിഞ്ഞാൽ അവിടെയും നിസ്സംഗമായി കഴിഞ്ഞാൽ മതി. അങ്ങനെ പറയുമ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ നിസ്സംഗമായി കഴിഞ്ഞാൽ പോലെ, എന്തിനാ വീട്ടുപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ ചെന്ന് നിസ്സംഗമായി കഴിയുന്നത്? ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിരിക്കും, ഇവിടുത്തെ രാഗസ്യ ഗൃഹം തപോവനം. രാഗമുക്തനാണെങ്കിൽ വീട്ടിലും കഴിയാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാഗം അവിടെ ബന്ധിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ഒരാളത് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ രാഗം ബന്ധിക്കാത്ത സ്ഥലമെന്ന് പിന്നെ അയാൾക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ് ആശ്രമം. അപ്പോൾ രാഗം ഒരാളെ ബന്ധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ കഴിയാം. പക്ഷെ വീട്ടിൽ കഴിഞ്ഞിട്ട് അസക്തനാണെന്ന് പറയുന്നത് മിക്കവാറും പേര് എന്താണ് ആ വീടിനോടുള്ള ആസക്തി കൊണ്ട്, എന്നാ ആസക്തിയെ മറച്ചു പിടിച്ചുകൊണ്ട് ആണ് പറയുന്നത് ഞാൻ അസംഗനാണ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ ജനകൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് മിഥിലായാം പ്രദീപ്തായാം നമേ കിഞ്ചന ദഹ്യതെ. മിഥുന മുഴുവൻ കത്തിയെരിഞ്ഞാലും ഇവിടെ എന്റേതായിട്ടൊന്നും കത്തിയെരിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പരിവ്രജനത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗൃഹസ്ഥനും അങ്ങനെ ഒരു അവസ്ഥ പ്രാപിക്കുക വളരെ ക്ലേശകരമാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ പ്രാപിക്കാൻ കഴിയത്തില്ല. പല ഗൃഹസ്ഥന്മാരും അതൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അത് സ്വാമിമാരുടെ അവകാശവാദം പോലെ അതൊന്നും വലിയ കഴമ്പില്ല. കാരണം അത് അസാധ്യമാണ്. എന്തുകൊണ്ട്? അവിടെ ബന്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. ഭാര്യ, സന്താനങ്ങൾ, തന്റെ സമ്പാദ്യങ്ങൾ, ഇതിനെല്ലാം അവിടെ ഇരുന്നു കൊണ്ട് നിർമ്മമത പുലർത്തുക, അത് പ്രയാസം തന്നെയാണ്, ഏറെക്കുറെ അസാധ്യം തന്നെയാണ്. പക്ഷെ വേദാന്തമൊക്കെ പഠിച്ചിട്ട് പറയാം. പക്ഷെ അവരെ ഒന്ന് ഇതിലേതെങ്കിലും ഒരു കാര്യം ഒന്ന് സ്പർശിച്ചാൽ മതി, ചെറിയൊരു ബുദ്ധിമുട്ട്. ഏതെങ്കിലും തരത്തിൽ സന്താനങ്ങളിൽ നിന്നോ ഭാര്യയിൽ നിന്നോ സമ്പത്തിൽ നിന്നോ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അസംഗൻ എന്ന് പറയുന്ന ഭക്തൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ആശ്രമത്തിലേക്ക് ഓടുന്നതാണ്. അപോസംഗം, അസംഗത, നിസ്സംഗത അവിടെ കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ആശ്രമത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നു? കാരണം ഇത്തരം ശക്തമായ ബന്ധനഹേതുക്കളിൽ നിന്ന് മോചനം നേടാൻ. ആശ്രമത്തിലാകുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാം. ആശ്രമത്തിൽ ചെന്ന് ഇതുപോലെയുള്ള ബന്ധനങ്ങൾ ഉണ്ടാക്കുന്ന വീരന്മാരുണ്ട്, അത് വേറെ കാര്യം. അത്തരക്കാരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട. പൊതുവെ പറയുകയാണെങ്കിൽ ഇത്തരം ബന്ധനഹേതുക്കൾ, ഭാര്യ, പുത്രന്മാര്, സമ്പത്ത്, ദൃഢമായി മനസ്സിനെ ബന്ധിക്കുന്ന ഇത്തരം ബന്ധനഹേതുക്കൾ നിന്നൊഴിഞ്ഞു പോകാൻ വേണ്ടി മാത്രം ആണ് ആശ്രമത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഉള്ളതൊന്നും തന്റേതല്ല, അന്യന്റേതാണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതാണ്. അവിടെ കഴിയുമ്പോൾ അങ്ങനെ ഒരു ഭാവന. ഇനി ആശ്രമത്തിനും ചെന്നിട്ട് അവിടുത്തെ സ്വത്തിനും അവിടുത്തെ ബന്ധുബലത്തിനും ഒക്കെ അഭിമാനിച്ചു കഴിഞ്ഞാൽ അവൻ കൂടുതൽ അതപ്പതി. അത് വരാതെ ഇരുന്നു കഴിഞ്ഞാൽ അവരെയും അനികേതന്മാർ. അങ്ങനെയാണ് പുതിയ വ്യാഖ്യാനം. അനികേതനായിരിക്കുന്നു, നികേത ആശ്രയോ നിവാസോ നിയതോന വിദ്യതെ. അവനും നിയതമായ നിവാസമില്ല. അവനും ബന്ധനഹേതുക്കളായിരിക്കുന്ന സാംസാരിക വസ്തുക്കളെല്ലാം അവൻ ഉപേക്ഷിച്ചിരിക്കുന്നു. സ്വനികേത. അതുകൊണ്ടിത് എന്തായാലും ഗ്രഹത്തെക്കാൾ മികച്ചത് തന്നെയാണ്. അനാകാര, സ്വന്തമായ വീടില്ലാത്തവൻ, ഇത്യാദി സ്മൃത്യന്തര എന്നും മറ്റ് സ്മൃതികളും പറയുന്നുണ്ട്. അവൻ്റെ ആശ്രമത്തിൽ കഴിയുന്നവൻ എന്ന് വെച്ചാൽ സ്വന്തമായ വീടില്ലാത്തവൻ. അപ്പൊ അവൻ അത്രയും സംഘം അതിനോട് കുറഞ്ഞിരിക്കുന്നു. ഇതിനോട് വീണ്ടും പുതിയ സംഘത്തെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആശ്രമത്തിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇതെല്ലാം വരുമ്പോൾ എന്താണ്? തുല്യനിന്ദ സ്തുതിയായിരിക്കുന്നു, മൗനിയായിരിക്കുന്നു, ഇതെല്ലാം ഗുണങ്ങളായി പറയുന്നു. അനികേതൻ എന്ന് പറയുമ്പോൾ സ്വന്തമായി വീടില്ലാത്തവൻ എന്ന് തന്നെയാണ് അതിൻ്റെ വാച്യാർത്ഥം, മുഖ്യാർത്ഥം. സ്വന്തം വീടെന്ന് പറയുന്ന ഒന്നില്ല, സ്വന്തം ആശ്രമം എന്ന് പറയുന്നത് പലർക്കും അങ്ങനെയുണ്ട്. അതായത് സ്വന്തം വീടിനെ ഉപേക്ഷിക്കും, പക്ഷെ സ്വന്തം ആശ്രമം എന്ന് പറയുന്നത് പിന്നെ സ്വന്തം വീട് പോലെ തന്നെയാണ് പ്രത്യേകിച്ചൊന്നും. അതിനും സ്വന്തം എന്നുള്ള ഒന്നില്ല. സ്വന്തം വീട് ഉപേക്ഷിച്ചിട്ട് പിന്നെ സ്വന്തം ആശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. ചിലർക്കെല്ലാം ഒട്ടും മിക്കവാറും പേർക്കും അങ്ങനെയുണ്ട്. സ്വന്തം ആശ്രമങ്ങളുള്ളവരാണ് സ്വാമിമാർ, തന്നെ സ്വന്തം ആശ്രമമാണ്. വേറെ ആശ്രമങ്ങളൊക്കെ അത് വേറെ ആൾക്കാരുടെ, ഇതെന്റെ ആശ്രമം, അങ്ങനെ കരുതുന്നവരാണ്. സാധുക്കൾ പാവങ്ങളെന്നേ പറയാൻ പറ്റും. അപ്പൊ അതുമില്ല. ഇവിടെ ഭക്തനെ സംബന്ധിച്ച് അങ്ങനെയല്ല, സ്വന്തം ആശ്രമമില്ല. സ്വന്തം വീടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സ്വന്തം ആശ്രമം വരുന്നു? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതില്ല എന്ന് വരുമ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ്. വീടും ഒന്നുമില്ലാതെ അലഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഏനകേനചിത അച്ഛന്ന ഏനകേനശിത ആശിത എത്ര കോചന ശായി തം ദേവ ഭ്രാന്തം വിദുഹു. ബ്രാഹ്മണം വിദു എന്നല്ല, അവരെ ഭ്രാന്തർ എന്ന് പറയും, ചികിത്സിക്കേണ്ട ആളുകളാണ്. ഇനി അവരെ ഉദ്ദേശിച്ചാണോ ഇത് പറയുന്നത്? കാരണം ഇങ്ങനെയൊക്കെ നടക്കുന്നവരെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ പോയി ഉടനെ കാല് വീഴും, വലിയ സിദ്ധനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ലല്ലോ. അപ്പം മതിഭ്രമം പെട്ടവരെയും ഇത്തരക്കാരാണെന്ന് സംശയിക്കാതല്ല ഇവിടെ പറയുന്നത്. ബുദ്ധിസ്ഥിരതയുള്ളവരെ കുറിച്ച് എന്താണ്? അതാണ് പറയുന്നത് സ്ഥിരമതി, തെറ്റിദ്ധരിച്ചു കളയരുത്. ബുദ്ധിസ്ഥിരതയില്ലാത്തവരെയൊക്കെ സിദ്ധന്മാരാണ്, ധരിച്ചു കളയരുത്. ഈ ചെറിയ ലൂസാവുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് വീട് വിട്ട് ഇറങ്ങിപ്പോവുക. വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും അങ്ങ് പോകും, പിന്നെ വീട്ടുകാർ പിടിച്ചുകൊണ്ട് വന്നു ആശുപത്രി കൊണ്ടിടും. സമയത്ത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ സിദ്ധനാവും. അങ്ങനെ ആരെയും പൂജിച്ചു കളയരുത്. സംശയിച്ചു കളയരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് സ്ഥിരമതി. ഉറച്ച ബുദ്ധിയുള്ളവൻ, സ്ഥിരബുദ്ധിയുള്ളവൻ അവനുമായിരിക്കണം. ചില ആൾക്കാരുണ്ട് നല്ല മനുഷ്യരാണ്, ആധ്യാത്മികമായി നല്ല ജിജ്ഞാസയുള്ളവരാണ്, ആധ്യാത്മിക സാധനകളൊക്കെ ചെയ്യുന്നവരാണ്, വളരെ നിഷ്ഠയുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഒരേ ഒരു തകരാറേ ഉള്ളൂ, അവർ ബുദ്ധിസ്ഥിരതയില്ലാത്തവരെ മാത്രമേ ഗുരുക്കന്മാരായി സ്വീകരിക്കൂ. അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ അന്വേഷിച്ച് കിടക്കും എവിടെയാണ് ബുദ്ധിസ്ഥിരതയില്ലാത്തത്. അന്വേഷിച്ച് നടക്കും, എവിടെയെങ്കിലും ഒരാൾ കണ്ടുകഴിഞ്ഞാൽ അവിടെ പോയി കുമ്പിട്ട് ഗുരുവായ സ്വീകരിക്കും. അപ്പം അതിൻ്റെ എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ വെച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, ഈ മഹാപാപം കൊണ്ടാണ് ഒരാൾക്ക് ബുദ്ധിസ്ഥിരത നഷ്ടപ്പെടുന്നതെന്നാണ് ശാസ്ത്രം ആയുർവേദത്തിൽ പോലും പറയുന്നത്. ബുദ്ധിസ്ഥിരത നഷ്ടപ്പെടുന്നതിന് പ്രധാന കാരണമായി പറയുന്ന ഗുരുനിന്ദയാണ്. ഗുരുനിന്ദ വരും ചെയ്തിട്ടുള്ളവർക്കാണ്, പൂർവ്വജന്മങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ഈ ജന്മത്തിൽ, അവരെയാണ് ബുദ്ധിക്ക് ഇടസ്ഥിരത നഷ്ടപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഗുരുനിന്ദ ചെയ്യണമെങ്കിൽ അവൻ ആരെങ്കിലും ഗുരുവായി സ്വീകരിച്ചിരിക്കണം. ഒരാളെ ഗുരുവായി സ്വീകരിച്ച് കുറച്ചു കഴിഞ്ഞപ്പം മടുത്ത് അപ്പം നിന്ദിച്ചു, ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പൊ എന്തായാലും അവനൊരു ഗുരുവിനെ പൂജിച്ചിരിക്കും. പക്ഷേ എത്ര കാലം പൂജിച്ചാലും ഒരു തവണത്തെ നിന്ദ ഉണ്ട്, ആ പൂജയുടെ ഫലം മുഴുവൻ തീരും. അപ്പൊ പിന്നെ അവൻ ആ ജന്മത്തിലല്ലെങ്കിൽ വരും ജന്മങ്ങളിൽ അവൻ ബുദ്ധിക്ക് ശ്രദ്ധയില്ലാത്തവനായി ഇങ്ങനെ അലഞ്ഞു തിരിയും. പക്ഷെ അവൻ ഒരു അവൻ ഗുരുവിനെ പൂജിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ നിന്ദിക്കുന്നത്. അപ്പോൾ പൂജിച്ചതിൻ്റെ പുണ്യമുണ്ട്, ആ പുണ്യത്തിൻ്റെ ഫലം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല, ആ പുണ്യഫലം അവന് കിട്ടണം. അതുകൊണ്ടാണ് ഇവനിങ്ങനെ ബുദ്ധിസ്ഥിരതയില്ലാതെ അലഞ്ഞു തിരിയുമ്പോഴും നല്ല യോഗ്യന്മാരായ സാധകന്മാർ പോയി അവനെ കൊമ്പിടുന്നത്. അവൻ മുമ്പ് ഗുരുവിനെ പൂജിച്ചതിൻ്റെ ഫലമാണ്, അതവനും തിരിച്ചു കിട്ടിയല്ലേ പറ്റും. അപ്പം അങ്ങനെയുള്ള നല്ല ഭക്തന്മാർ, ഉത്തമന്മാരെ സാധകന്മാർ ഇവനെ തന്നെ പോയി ഗുരുവെന്ന് പറഞ്ഞ് നമസ്കരിക്കും. നമസ്കരിക്കുക മാത്രമല്ല, ചിലര് വേണ്ട സേവാ ശുശ്രൂഷാദികളൊക്കെ ചെയ്ത് അവരെ കൂട്ടത്തിലും കൂടിയും ചെയ്യും. അപ്പം ഇവൻ ആ പാപത്തിൻ്റെ ഫലം അനുഭവിക്കുകയാണെങ്കിലും ആ പുണ്യത്തിൻ്റെ ഫലം കൊണ്ട് അതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഓളം പറയുന്നു പോകാതെ ജീവിക്കാൻ കഴിയും ഈ ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട്. അതും അവൻ്റെ കർമ്മഫലം തന്നെ. അപ്പോൾ അതിനൊരു സമാധാനം എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. എല്ലാം ഈശ്വരൻ്റെ നിശ്ചയം. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈശ്വരൻ ഒരു വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് തിരിച്ചറിയണം, സ്ഥിരമതിയായിരിക്കണം. അവൻ്റെ ബുദ്ധി ഭഗവാനെ തന്നെ ഉറച്ചിരിക്കണം, ബുദ്ധിക്ക് ഭ്രംശം വരരുത്, ഭ്രമം വരരുത്. അനികേതനായി നടക്കുന്നതുകൊണ്ട് അത് വരരുത്. പിന്നെ സാധാരണ ഒരുവൻ ഇതൊക്കെ കേട്ടിട്ട് ഏനകേനജിതാച്ഛിന്ന ഏനകേനജിതാശിത ഇതെല്ലാം ഒരാൾ കേട്ട് ഇത്ര ഒരു ആശയത്തിൽ ആകർഷണമായിട്ട് ഒരാൾ വീട് ഉപേക്ഷിച്ച് ആശ്രമം ഉപേക്ഷിച്ച് നടക്കാൻ തയ്യാറായി നിരിക്കട്ടെ, അതിന് ഒരുമ്പെട്ടെന്നിരിക്കട്ടെ, അയാൾക്ക് ബാഹ്യമായി ഒരിക്കലും പൊരുത്തപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യങ്ങൾ, സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ച ഒരാൾ ഇത്തരം കേവലം ഒരാശയത്താൽ പ്രചോദിതനായി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പുതിയ പുതിയ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ ആന്തരികമായ പക്വത അതുമില്ലാതെ ബാഹ്യമായ സാഹചര്യങ്ങളോട് അയാൾക്ക് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയാതെ അയാളും ക്രമേണ ബുദ്ധിസ്ഥിരതയില്ലാത്തവനായി തീരും. അതുകൊണ്ട് ഒരാൾക്ക് ബലാത്കാരമായിട്ടിങ്ങനെ പരിവ്രാജനമൊന്നും സാധ്യമല്ല. ഇങ്ങനെയൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനും പരിവ്രാജകനാകും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കളയാന്ന് വിചാരിച്ച് ഉരുമ്പെട്ട് കഴിഞ്ഞാൽ ഉരുമ്പെട്ട് കഴിഞ്ഞ് ഉടൻ തന്നെ അത് തിരിച്ചറിഞ്ഞ് തിരിച്ചു കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ല, അതിൽ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഇത് പറഞ്ഞിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്? വളരെ ഉയർന്ന മാനസിക നിലവാരമുള്ള നിരാലംബനായി ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പക്വതയുള്ള സാധകന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. അത്രയും പക്വതയുള്ള ആൾക്കാർ അവരുടെ ആ ശരീരം പ്രത്യേകിച്ച് പ്രേരണമൊന്നും കൂടാതെ പ്രത്യേകിച്ച് അവരുടെ ഇച്ഛാശക്തി അഭിമാനം ഒന്നും ഉപയോഗിക്കാതെ ഇത്തരം ഒരു ജീവിതത്തിലേക്ക് സ്വാഭാവികമായിട്ട് പോകുന്നു. അവിടെ മാത്രമേ പരിവ്രജനം വിജയിക്കത്തുള്ളൂ. അല്ലാതെ കേട്ടറിഞ്ഞിട്ട് പരിവ്രജനത്തിന് വരുമ്പോട്ട് കഴിഞ്ഞാൽ ആ സ്ഥിരമതിത്വം നഷ്ടപ്പെടും, ബുദ്ധിഭ്രമം സംഭവിക്കും. അതും വരാൻ പാടില്ല. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, സ്ഥിരമതിയായിരിക്കണം, പരിപ്രാജകനായി ബുദ്ധിഭ്രമത്തെ ഉണ്ടാക്കരുത്. ഭാഷകാരനിങ്ങനെ വ്യാഖ്യാനിക്കുന്ന സ്ഥിരമതി എന്നുള്ളതിന് പരമാർത്ഥ വസ്തു വിഷയാ മതി, പരമാർത്ഥ വസ്തു ഈശ്വരൻ. അവന്റെ ബുദ്ധിക്ക് ഒരു തരത്തിലുള്ള ഭ്രംശവും സംഭവിക്കുന്നില്ല, മറിച്ച് അവന്റെ മനസ്സെപ്പോഴും ഈശ്വര ചിന്തയിൽ തന്നെ ഇരിക്കുന്നു. അവൻ ഈശ്വരന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, അതവൻ ആനന്ദം കൊടുക്കുന്നു. ആ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് അവൻ ഭൗതികമായ വീടോ കുടുംബമോ ബന്ധുവോ ധനമോ ഒന്നിനെ അവൻ കാര്യമായി കരുതുന്നില്ല. അവന്റെ ശരീര പ്രാരബ്ധമനുസരിച്ച് അവൻ ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് അനികേതൻ. അതിന് കഴിയാത്തവർ അവരേത് സാഹചര്യത്തിലാണോ, ഏത് സാഹചര്യം എന്ന് പറയുമ്പോൾ സാധനകളെല്ലാം നിർവഹിച്ച് മുന്നോട്ട് പോകുന്നതിന് അനുകൂലമായ സാഹചര്യം, അതാണ് ഒരു സാധകന്റെ സാഹചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഖപ്രദമായ സൗകര്യങ്ങളുള്ള സാഹചര്യമല്ല. ഏത് സാഹചര്യത്തിലിരുന്നാലാണോ അയാളുടെ സാധനകൾ ഭംഗം വരാതിരിക്കുന്നത്, ഭക്തിയായാലും യോഗമായാലും മറ്റെന്തഭ്യാസമായാലും ആ സാധനങ്ങൾക്ക് ഭംഗം വരാത്ത സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അവിടെ നിസ്സംഗനായിരിക്കുക, അങ്ങനെ അനികേതനാകുക, സ്ഥിരമതിയാവുക. ആ സാഹചര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ഗുരുസന്നിധി തന്നെ. അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു സാഹചര്യം ഒരു സാധകനെ സംബന്ധിച്ച് കിട്ടാനില്ല. അപ്പോൾ ഗുരുസന്നിധിയിൽ കഴിയുക, അവിടെ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശീലിക്കുക, അതാണ് രക്ഷപ്പെടാനുള്ള വഴി. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അത് തന്നെ, അതിന് വേറൊരു വഴിയില്ല. അതിൽ നിന്നും ഗുരുവിന്റെ പാരതന്ത്ര്യത്തിൽ നിന്നും ഒരാൾ മോചിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അയാൾ മോചിച്ചു കഴിഞ്ഞാൽ അയാൾ മാർഗഭ്രംശം, അതായിരിക്കും അയാൾക്ക് ഫലമായി വരുന്നത്. അപ്പൊ ഗുരുവിന്റെ പാരതന്ത്ര്യത്തിൽ കഴിയുക, അവിടെ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ള യോഗ്യതകളൊക്കെ സമ്പാദിക്കുക, അതാണ് ശ്രേഷ്ഠം. എന്നുവെച്ചാൽ ഇത്തരം വലിയ ആദർശങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ പരിമിതികളെ കുറിച്ച് സാധാരണ ആരും ചിന്തിക്കാറുണ്ട്? അത് രണ്ടും ചിന്തിക്കണം, ആദർശങ്ങളുടെ മഹത്വവും ജീവന്റെ പരിമിതികളും. രണ്ടിനെ കുറിച്ച് ഒരുത്തൻ ബോധവാനായിരിക്കുന്നു. ഒരു സാധകൻ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും, തപസ്സിനെ കുറിച്ച്, ത്യാഗത്തെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച്, യോഗത്തെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, വലിയ വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവനെപ്പോഴും അവന്റെ പരിമിതികളെ കുറിച്ചും ചിന്തിക്കണം, ആ ജീവന്റേതായ പരിമിതികൾ. ആദ്യം ആ പരിമിതികളെ ഉൾക്കൊള്ളണം, പിന്നെ ഈശ്വര കൃപ കൊണ്ട് അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് വേണം ആ പരിമിതികളെ അതിജീവിക്കാൻ. ആദ്യം അതിനെ ഉൾക്കൊള്ളണം, അതിനുള്ള ഒരു ബോധം വേണം. അപ്പൊ ഇതിനെല്ലാം അനുകൂലമാക്കിയാലേ ഗുരുവിന്റെ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം, ഇതെല്ലാം അനുകൂലമായി വന്നാലേ അവന് തന്റെ ആ പരിമിതികളെ അതിജീവിക്കാൻ പറ്റും. ഒരാള് അയാളുടെ പരിമിതികളെ അതിജീവിക്കുന്നതാണ് അയാളുടെ മഹത്വം. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. തന്റെ പരിമിതികൾക്ക് വഴങ്ങി അതിൽ ഒതുങ്ങിപ്പോകുന്നതല്ല. മഹത്വം എപ്പോഴും അതിനെ അതിജീവിക്കുന്ന തന്നെ. പരിമിതികളെന്ന് പറയുന്ന വസ്തുതി എന്താണ്? തന്റെ തന്നെ ദുർബലതകളാണ്. അപ്പൊ ആ ദുർബലതകളെ അതിജീവിക്കുക. പക്ഷെ ആദ്യം അവനതിന് തിരിച്ചറിയേണ്ടി വരും. തന്റെ പരിമിതി അതിനെ അംഗീകരിക്കേണ്ടി വരും, അതിന് വഴങ്ങേണ്ടി വരും. പക്ഷെ അവിടെ നിന്ന് ക്രമമായിട്ട് മുന്നോട്ട് പോകണം. അതിന് ഗുരുവിന്റെയും ശാസ്ത്രത്തിന്റെയും ഈശ്വരന്റെയൊക്കെ അനുഗ്രഹം വേണം. അപ്പൊ ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ടാണ്. അല്ലാതെ ഒരാൾ മഹത്വത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അതിലേക്ക് ചാടി വീണ് കഴിഞ്ഞാൽ നടുപടിയേറ്റേയുള്ളൂ, കരകയറാൻ പ്രയാസമായി. അതുകൊണ്ട് ഇത്തരം മഹത്തായ ആശയങ്ങൾ ശാസ്ത്രങ്ങളിലൊക്കെ പറയും, ചാടി വീണിട്ട് കാര്യമൊന്നുമില്ല. ശനൈ മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ശനൈ പന്ഥ, ശനൈ കന്ധ, ശനൈ പർവ്വതലംഘൻ. വലിയ വലിയ കാര്യങ്ങളെല്ലാം സാധിക്കുന്നത് പതുക്കെ പതുക്കെയാണ്. ശനൈ ശനൈ പുരമേ ഭഗവാനും ഇവിടെ പറയും. സാവകാശം ചെയ്യേണ്ട കാര്യങ്ങൾ വേഗത്തിൽ ചെയ്താൽ ശരിയാകത്തില്ല. അതുകൊണ്ട് പരിവ്രജനം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ആശയത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ എത്തിച്ചേരാത്തത് ഒരു പോരായ്മ തന്നെയാണ് നമ്മളുടെയൊക്കെ. പക്ഷെ എന്തുകൊണ്ടത് എത്തിച്ചേരുന്നില്ല? അതിൻ്റെതായ പരിമിതികളുണ്ട്. അതുകൊണ്ട് ആ പരിമിതിയൊക്കെ അതിജീവിച്ച് അതിലെത്തിച്ചേർന്നാൽ അത് ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ ആ പരിമിതി അതിജീവിക്കേണ്ടത് ക്രമമായിട്ടായിരിക്കണം, ശനൈ പതുക്കെ ആയിരിക്കണം. അതിനവൻ സ്ഥിരമതിയായിരിക്കണം അവന്റെ സാധനകളിലും സാധ്യത്തിലും. രണ്ടിലും അവനൊരു വ്യക്തമായ തെളിഞ്ഞ ഉറച്ച കാഴ്ചപ്പാടുകൾ. അതെല്ലാം ഇവിടെ സ്ഥിരമതി എന്നുള്ള ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നു. സ്ഥിര പരമാർത്ഥ വസ്തു വിഷയ മദ്രേസിസ സ്ഥിരമതി ഭക്തിമാൻ മേ പ്രിയോന്ദ്രഹ. അങ്ങനെയുള്ള ഭക്തിമാനാണ് ഈ മനുഷ്യരിൽ എനിക്ക് ഏറ്റവും പ്രിയം ഉള്ളവനായിരിക്കുന്നത് എന്ന്. തുല്യ നിന്ദാസ്തുതിർമോനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതർ ഭക്തിമാൻ മേ പ്രിയോന്ദ്രഹ. ഏതുധർമ്യാമൃതമിതം യഥോക്തം പര്യുപാസതെ ശബ്ദധാനാമത്പരമാ ഭക്താസ്തേതീവ മേ പ്രിയാഹ. ഉദ്ദേഷ്ടാ സർവഭൂതാനാം ഇത്യാദിന അക്ഷരസ്യ ഉപാസകാനാം നിവൃത്ത സർവേഷണാനാം സന്യാസിനാം പരമാർത്ഥജ്ഞാനനിഷ്ഠാനാം ധർമ്മജാതം പ്രക്രാന്തം വസംഹ്രിയതേ. ഇവിടെ ഈ ഒരു സന്ദർഭം ഭാഷകാരൻ വ്യാഖ്യാനിച്ചെന്താണ്? സർവകർമ്മ സന്യാസിയായ പരിവ്രാജകന് എന്നുള്ള കാരണം ഇതിൽ അതിന് യോജിച്ച പദങ്ങൾ വരുന്നുണ്ട്. സർവാരംഭ പരിത്യാഗി, ശുഭാശുഭ പരിത്യാഗി, അനികേത. ഇതെല്ലാം സർവ കർമ്മസന്യാസിക്ക് യോജിക്കുന്നതാണ്. അതുകൊണ്ട് സർവകർമ്മ സന്യാസി, ആ സർവകർമ്മ സന്യാസി തന്നെ അക്ഷര ഉപാസ അവൻ യോജിപ്പിച്ചിട്ടാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത് അദ്വൈത മതമനുസരിച്ച്. അതിലാ പറയുന്ന സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന അവസ്ഥ അതിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അദ്വൈതിയും ദ്വൈതിയും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഇവിടെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾ അക്ഷര ഉപാസകനല്ല. അവൻ ഈശ്വരന്റെ തന്നെ അംശമാണ് താനെന്ന് കരുതി ഈശ്വരനെ ഉപാസിക്കുന്നു. അവൻ സ്വയം അംഗീകരിക്കുന്നു തന്റെ പോരായ്മകളെയൊക്കെ, തന്റെ അജ്ഞത, തന്റെ അംശത്വം, തന്റെ ദാസ്യത, ഇതെല്ലാം അംഗീകരിക്കുന്നു. അംഗീകരിച്ചിട്ട് ഇതൊന്നുമില്ലാത്ത താൻ ദാസനാണ് പക്ഷേ ഈശ്വരൻ പ്രഭുവാണ്, താൻ അജ്ഞനാണ് പക്ഷേ ഈശ്വരൻ സർവജ്ഞനാണ്, താൻ പരതന്ത്രനാണ് പക്ഷേ ഈശ്വരൻ സ്വതന്ത്രനാണ്. ഇത്തരത്തിൽ തന്നിലില്ലാത്തതായ വിശിഷ്ടമായ ഗുണങ്ങളെല്ലാം ഉള്ള ഈശ്വരൻ താൻ ഈശ്വരനായി ഭാവിച്ചുകൊണ്ടല്ല, അങ്ങനെയുള്ള ഒരു ഈശ്വരനെ അവൻ ആശ്രയിക്കുന്നു, ഭജിക്കുന്നു, ആരാധിക്കുന്നു, സ്മരിക്കുന്നു. അക്ഷരോപാസകൻ അങ്ങനെയല്ല, അവൻ അഭേദദർശിയായിട്ടാണ് ഈശ്വരനെ ഉപാസിക്കുന്നത്. അവനെന്ത് കരുതുന്നു? ഭഗവാൻ പറയും, ക്ഷേത്രജ്ഞം ജാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത, ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായിരിക്കുന്നു ഞാൻ തന്നെ. ഈശ്വര സർവഭൂതാനാ ഹൃദയശേഷ്ഠത, നിന്റെ ഉള്ളിലിരിക്കുന്നു ഞാൻ തന്നെയാണ്. അവൻ എന്ത് ചെയ്യുന്നു? തന്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ തന്നോട് അഭേദമായി കാണുന്നു, അഭേദദർശിയായിരിക്കുന്നു. അഭേദദർശിയായി ഈശ്വരനെ അവൻ അനുസന്ധാനം ചെയ്യുന്നു. അതാണ് അക്ഷരോപാസകൻ ചെയ്യുന്ന സാധന. അവൻ അഭേദദർശിയാണ്. രണ്ടും തമ്മിലെ വ്യത്യാസം, ഭക്തി സാധനയും അക്ഷരോപാസനയും തമ്മിലുള്ള. അവൻ ഈശ്വരൻ അംശിയാണ്, താൻ അതിൻ്റെ അംശമാണെന്ന് കരുതുന്നു. ഈശ്വരൻ സർവജ്ഞനായിരിക്കുന്നു, താൻ അല്പജ്ഞനാണെന്നവൻ കരുതുന്നില്ല. അവനെന്ത് കരുതുന്നു? താൻ അത് തന്നെ, താൻ ആത്മസ്വരൂപം തന്നെ, താൻ ആ പരമാത്മസ്വരൂപം തന്നെ എന്ന് കരുതി അവൻ ഉപാസിക്കുന്നു. അതും ഒരു സാധന മാർഗം തന്നെയാണ്. അപ്പോൾ ആ ഒരു സാധനയിലോട്ട് യോജിപ്പിച്ചുകൊണ്ടാണ് ഭാഷ്യക്കാരൻ ഈ ഭാഗം വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരങ്ങനെയല്ല. രാമാചാര്യനും മറ്റ് ദ്വൈതാചാര്യന്മാരെല്ലാം എന്ത് ചെയ്യുന്നു അവർ? കാരണം ഈ പറയുന്ന അക്ഷരോപാസന എന്താണോ അത് ക്ലേശകരമാണ്, ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലർക്കത് എളുപ്പമായി തോന്നും, പക്ഷേ അർജുനനോട് പറയുമ്പോൾ പറയുന്നു അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദ്വൈത ഭാവനയുള്ള ഒരുവന് അവൻ്റെ സംസ്കാരത്തിനനുസരിച്ച് അവന് ഈ തരത്തിൽ ഉപാസിക്കാൻ കഴിയത്തില്ല ഈശ്വരനെ. അപ്പം അവൻ്റെ സംസ്കാരത്തിനനുസരിച്ചാണെങ്കിലോ അവൻ ഈശ്വരനെ അന്യനായി കണ്ടു, സർവജ്ഞനും സർവശക്തനും ആയി കണ്ടുകൊണ്ട് ആ ഈശ്വരനെ അവൻ ആശ്രയിക്കും. അവന് ആ തരത്തിലുള്ള സർവ കർമ്മ സമർപ്പണം വരുന്നു. മദർത്ഥം കർമ്മ കുർബാണി, അവൻ ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യുന്നു. രണ്ടു തരത്തിലാണ്. ഒന്നെന്താണ്? കം ഖാദയതി ഹന്തികം, ഇവിടെ കൊല്ലുന്നവനുമില്ല കൊല്ലിക്കുന്നവനും ലാഭാവത്തിൽ കർമ്മം ചെയ്യുക, അത് കർമ്മയോഗിയുടെ ഒരവസ്ഥ. അവിടെ കർമ്മയോഗി ഈശ്വരനെ കുറിച്ചോ ഈശ്വര തത്വത്തെ കുറിച്ചോ ഒന്നും വ്യാകുലതയൊന്നുമില്ല, കർമ്മയോഗിച്ചു. അവനെന്ത് കരുതുന്നു? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവുക, എന്നെ ഒന്നും മുറിക്കുന്നില്ല, വെട്ടുന്നില്ല, കൊത്തുന്നില്ല, ഞാൻ ആത്മസ്വരൂപനാണ്. അവൻ ആത്മഭാവനയിലൂടെ കർമ്മ നിർവഹണം ചെയ്യുന്നു. അതും ഒരു മാർഗം, അത് മുമ്പ് ചർച്ച ചെയ്തതാണ്, വിശദീകരിച്ചതാണ്. അതൊരു ഭാഗമാണ്. ഈശ്വരൻ അനുഗ്രഹിക്കുന്നു നിഗ്രഹിക്കുന്നു എന്നൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. ആത്മചിന്തയിൽ അവൻ കർമ്മം ചെയ്യുന്നു. നമ്മൾ വിശദമായി ആ ഒരു ഭാഗം ചർച്ച ചെയ്തതാണ്. ഇവിടെ എന്താണ് പറയുന്നത്? മദർത്ഥം കർമ്മ കുറവൻ മത്പരമ, അങ്ങനെ ചെയ്യുന്ന വേറൊരു തരത്തിലുള്ള കർമ്മയുണ്ട്. അവൻ ആത്മചിന്തയിലല്ല, ഈശ്വരചിന്തയിലും കർമ്മയോഗം അനുഷ്ഠിക്കാം. ഈശ്വരനെ തന്നെ പരമമായി കണ്ട് താൻ ചെയ്യുന്ന കർമ്മങ്ങൾ തനിക്ക് വേണ്ടിയിട്ടല്ല, ഈശ്വരന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഭാവനയോടുകൂടി. കാരണം സർവത്തിനും പ്രഭുവായി അവൻ ഈശ്വരനെ കാണും. അപ്പം താൻ ചെയ്യുന്നതിനൊന്നിനും തനിക്ക് പ്രതിഫലം ആവശ്യമില്ല. താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഒരു തരത്തിലും അവൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവൻ എന്തിനും കർമ്മം ചെയ്യണം, അവൻ ഈശ്വരന് വേണ്ടി ചെയ്യുന്നു. അതിനാണ് ഉദാഹരണം പറഞ്ഞ എന്താണോ, ഒരു പ്രഭുവിന്റെ യജമാനന്റെ വീട്ടിൽ നിന്ന് ഭൃത്യൻ വേല ചെയ്യുന്നു, അവൻ ചെയ്യുന്ന എല്ലാ വേലകളും യജമാനു വേണ്ടിയിട്ടാണ്. അവൻ ആഗ്രഹിക്കുന്നത് യജമാനന്റെ സ്വത്ത് സമ്പത്ത് അതെല്ലാം സംരക്ഷിക്കണം, യജമാനു വേണ്ടി അവൻ എല്ലാം ചെയ്യുന്നു. അവനെന്തെങ്കിലും കിട്ടിയാലായി, അവൻ തന്നെ കാര്യത്തെക്കാൾ കൂടുതൽ അവൻ ശ്രദ്ധാലുവായിരിക്കുന്നത് തന്റെ യജമാനന്റെ കാര്യങ്ങളിലാണ്. അങ്ങനെയുള്ള ഒരു ദാസനപ്പോൾ താൻ അതിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല, തനിക്കെന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു അത്രയധികം വിധേയത്വമുള്ള ഒരു ദാസനെപ്പോലെ. ആ ദാസൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു സംസാരം വെച്ച് നമ്മൾ ചിന്തിക്കരുത്, ദാസൻ എന്നൊക്കെ പറയും. ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാരാണ്, അവിടെയല്ല ഇവിടെ ദാസൻ എന്ന് പറയുന്നു. ആ ഒരു സംസാരത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇവിടെ പറയുന്നത് എന്താണ്, ആ ദാസനെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴും യജമാനന്റെ യോഗക്ഷേമങ്ങളിലാണ് ശ്രദ്ധ. അവൻ തന്നെ അഗണ്യനായി കരുതുന്നു, താനിതിലൊരു സ്ഥാനമേ വഹിക്കുന്നില്ല. തനിക്കെന്ത് കിട്ടുന്നു അതിനെ കുറിച്ചൊന്നും അവൻ ചിന്തിക്കില്ല, തനിക്കെന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു മനോഭാവമാണ്. യജമാനന്റെ യോഗക്ഷേമങ്ങളിൽ താല്പര്യമായിരിക്കുന്ന ഒരു ദാസനെപ്പോലെ അവൻ കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിന്റെ ഫലങ്ങളിൽ അവൻ ഒരിക്കലും കണ്ണു വയ്ക്കുന്നില്ല, അവനതിനോട് ചിന്തിക്കുന്നേ ഇല്ല. ദാസൻ നല്ല ഭക്ഷണം നല്ല രീതിയിൽ പാകം ചെയ്യുന്നു, എന്തിനു വേണ്ടി യജമാനന് കൊടുക്കാൻ വേണ്ടിയിട്ട്, തനിക്ക് ഭക്ഷിക്കാനാണെന്നുള്ള ചിന്ത അവനില്ല. അവൻ ചിലപ്പോൾ ഭക്ഷിക്കുന്ന അതിന്റെ ഉച്ചിഷ്ടമായി. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു മനോഭാവത്തിൽ ഈശ്വരാർത്ഥം കർമ്മം ചെയ്യുന്നു, മതർത്ഥം ഈശ്വരാർത്ഥം അവൻ കർമ്മം ചെയ്യുന്നു, ഒന്നും പ്രതീക്ഷിക്കാതെ. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നു? അവൻ ഈശ്വരനെ അവൻ പ്രഭുവായി കാണുന്നു, ഈശ്വരനെ അവൻ സർവജ്ഞനായും സർവശക്തനുമായി കാണുന്നു, ഈശ്വരനെ അവൻ സർവവുമായി കാണുന്നു. അതുകൊണ്ടവൻ ഈശ്വരനെ സർവവുമായി കാണുന്നുകൊണ്ട് അവന് ജ്ഞാനെന്നുള്ള അഹന്ത ഇല്ലാതെയാകുന്നു. അപ്പോൾ തനിക്ക് പ്രിയമുള്ളവർക്ക് വേണ്ടി താൻ സർവവും ചെയ്യാൻ തയ്യാറാകുന്ന പോലെ തന്നെ തന്നെ മറന്നു അതുപോലെ ഭക്തനും ചെയ്യുന്നു. അത് ഈശ്വരാർത്ഥമായ കർമ്മയോഗമാണ്. അങ്ങനെ ആ കർമ്മയോഗത്തിൽ ഒരു ഭേദമുണ്ട്. ആ കർമ്മയോഗത്തെയും ഇവിടെ ഭക്തന്റെ അനുഷ്ഠാനമായിട്ട് സ്വീകരിക്കാം, അതും ഭക്തിയോഗത്തിന്റെ ഭാഗമായി വരും. നേരത്തെ പറഞ്ഞ കർമ്മയോഗമല്ല, നേരത്തെ ഒരു കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ്? ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നു, ഇന്ദ്രിയങ്ങൾ മനസ്സ് അതായത് കർണങ്ങളും ശരീരവും വിഷയങ്ങളും എല്ലാം തന്നെ അന്യമായി കണ്ടുകൊണ്ട് അതിൽ നിന്ന് അസംഗത ശീലിച്ചുകൊണ്ട് താൻ അകർത്താവാണെന്നുള്ള ഭാവന ചെയ്തുകൊണ്ട് കർത്തവ്യകർമ്മങ്ങൾ ചെയ്തു പോകുന്ന രീതി. അവിടെ ഈശ്വരന്റെ സ്ഥാനമൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല, ഈശ്വരനെ പ്രഭുവായി അംഗീകരിച്ചുകൊണ്ട് ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുന്നു. അവിടെ അവൻ ആത്മഭാവനയിലൊന്നും താൻ ആത്മാവാണോ നിർഗുണനാണോ നിരാകാരനാണോ എന്നൊന്നും അവിടെ അവന്റെ ചിന്തയ്ക്ക് വിഷയമല്ല. അവൻ ഈശ്വരനെ സർവവുമായി കാണുന്നു, അതിനുവേണ്ടി കർമ്മം ചെയ്യുന്നു. അക്ഷരോപാസകൻ അവനും ഇവിടെ പറയുന്ന ഭക്തനും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത്, ഭക്തൻ എന്ത് ചെയ്യുന്നു? അക്ഷരോപാസകന്റെ ആ ഭാവങ്ങളെയൊന്നും എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഇത് ഗീതയിൽ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഇതിന് രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ, ഇതിനെല്ലാം കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കുമ്പോഴാണ് പല വ്യാഖ്യാതാക്കളും പ്രവചനക്കാരും ഈ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാതെയാണ് സ്വയം ധരിക്കുന്നതും മറ്റുള്ളവരെ ധരിപ്പിക്കുന്നു. കാരണം ഇവിടെ ഭഗവാൻ ഇത് രണ്ടും വേർതിരിച്ച് പറയുന്നുണ്ട്. അവ്യക്ത അസക്ത ചേതസ ക്ലേശോ അധികതര സ്തേഷ എന്നെല്ലാം പറഞ്ഞ് അക്ഷരോപാസകനെ വേർതിരിച്ച് പറയുന്നു, ഭക്തനെ വേർതിരിച്ച് പറയുന്നു. അപ്പൊ തീർച്ചയായും ഇത് വ്യക്തമായ രണ്ട് സാധന മാർഗങ്ങളാണ്. രണ്ടുപേരുടെയും അറിവും അനുഷ്ഠാനവും ഒരുപോലെയല്ല, രണ്ടു തരത്തിലാണ്. അക്ഷരോപാസകൻ അങ്ങനെ നിർഗുണത്തെ ധ്യാനിച്ചുകൊണ്ട് പോകുമ്പോൾ അവന്റെ കർമ്മയോഗമായാലും ശരി, തത്വചിന്തയായാലും അത് രണ്ടും പേരെയാണ്. ഭക്തന്റെ കർമ്മയോഗമായാലും ഈശ്വര അവബോധമായാലും അത് വേറെയാണ്, രണ്ടു ഒന്നല്ല. അങ്ങനെ അനുഷ്ഠിക്കുന്ന ഭക്തൻ, അവൻ കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോഴായാലും അവൻ ഈശ്വരഭക്തി ഇവിടെ സാധനങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്തായാലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്ത എന്ന് പറയുന്നത് തന്നെ കുറിച്ചല്ല, ആത്മനിഷ്ഠമായിട്ടല്ല. അവന്റെ ചിന്ത പൂർണ്ണമായും ഈശ്വരനിഷ്ഠമായിട്ടാണ്. അവൻ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആത്മാവ് സഗുണമാണോ നിർഗുണമാണോ, അകർത്താവാണോ ഭർത്താവാണോ ഭോക്താവാണോ അഭോക്താവാണോ, ഇത്തരം ചിന്തയൊന്നും ഭക്തന് പ്രസക്തിയില്ല. ഭക്തൻ ഒന്നിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്താണോ സർവശക്തനായിരിക്കുന്ന പ്രഭുവായിരിക്കുന്ന ഈശ്വരനെ കുറിച്ച് മാത്രം. അവൻ ഈശ്വരന്റെ സർവജ്ഞതയിലും ഈശ്വരന്റെ കാരുണ്യത്തിലും വിശ്വസിച്ചുകൊണ്ട് അവൻ അതിൽ മനസ്സിനെ ഉറപ്പിക്കുന്നു. അവൻ അത് മതി സാധനയായിട്ട് അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ ദ്വൈത വ്യാഖ്യാതാക്കളെല്ലാം വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ ആചാര്യസ്വാമികൾ എന്താണ് അദ്വൈത പക്ഷപാതി ആയതുകൊണ്ട് ഇവിടെ പറയുന്നു, അക്ഷരോപാസകാനാം നിവൃത്ത സർവേഷണാനാം, അക്ഷരോപാസകന്മാർ സർവേഷണങ്ങളിൽ നിന്നും മുക്തരായവർ, സന്യാസിനാം സന്യാസിമാർ, പരമാർത്ഥജ്ഞാന നിഷ്ഠാനം അഭേദജ്ഞാനത്തിൽ ഉറച്ചിരിക്കുന്നവർ. ഇവിടെ പരമാർത്ഥജ്ഞാനം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ പക്ഷത്തിൽ അഭേദജ്ഞാനമാണ്. താൻ തന്നെയാണ് ആ പരമാത്മാവാണെന്ന് ചിന്തിക്കുന്നവൻ. അവരുടെ ധർമ്മജാതം, അവരുടെ സാധനങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ലക്ഷണങ്ങളാണ് പ്രക്രാന്തം ഇതുവരെ പറഞ്ഞത്, അതിനെ ഉപസംഹരിക്കുന്നു എന്നാണ്. ആ ഭാഗം ശരിയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധനങ്ങളെല്ലാം അക്ഷരോപാസകനും ചേരും ഭക്തനും ചേരും, രണ്ടു കൂട്ടർക്കും വേണ്ടതാണ്. ഇത്തരം സാധനങ്ങളെക്കുറിച്ച് പൊതുവെ ഭാഷകാരനും മറ്റിങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് കൊണ്ട് ധരിച്ചിരിക്കുന്ന ഇതൊന്നും ഭക്തനും ബാധകമല്ല. ഭക്തന് ഈശ്വരനെ ഭജിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രമേ ഉള്ളൂ. ബാക്കി അധ്യേഷ്ട സർവഭൂതാന തുടങ്ങിയ കാര്യങ്ങളൊന്നും ഭക്തന് ബാധകമല്ല എന്ന് കരുതുന്നവരുണ്ട്. അത് ശരിയല്ല. ഇത് ഭക്തന്, കാരണം ഭഗവാൻ അവിടെ എടുത്തു പറയുന്നുണ്ട്, ഭക്ത അതീവ മേ പ്രിയ, ഇത്തരം സാധനങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തനാണ് എനിക്ക് പ്രിയനായിരിക്കുന്നത്. അവിടെ ഈശ്വരനെ ഭജിക്കുക അല്ലെങ്കിൽ ഈശ്വര ഭജനയുടെ ഭാഗമായി വരുന്ന അർച്ചന സ്തുതി തുടങ്ങിയ കാര്യങ്ങൾ മാത്രം പോരാ, ഇത്തരം മാനസിക സാധനങ്ങളും അയാൾ അനുഷ്ഠിച്ചേ തീരൂ ഭക്തൻ, എന്നാലേ അയാൾ പൂർണ്ണ ഭക്തനാകത്തുള്ളൂ എന്നാണ്. തത്വജ്ഞാനിയിൽ ഇതൊക്കെ യോജിപ്പിക്കുന്നതിന് വളരെ എളുപ്പമാണ്. അതാണ് കാരണം അയാൾ അഭേദദൃശിയായിരിക്കുന്നു. ആ ഭേദദർശിയെ സംബന്ധിച്ചിടത്തോളം ശത്രു മിത്രങ്ങളില്ല, മാനാപമാനങ്ങളില്ല എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇതേ ഭാഗം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് സുരേശ്വരാചാര്യ. ബൃഹദാരണ്യ ഉപനിഷത്ത് വളരെ ഗഹനമായ ആശയങ്ങളുള്ള ഒരു ഉപനിഷത്താണ്. അത് ആകാരം കൊണ്ട് വലുപ്പമാണ്, ആശയം കൊണ്ടും വളരെ വലുപ്പമുള്ള ഒരു ഉപനിഷത്താണ്. അതിന് വളരെ വിസ്തൃതമായ ഭാഷ്യമാണ് ആചാര്യസ്വാമി എഴുതിയിരിക്കുന്നത്. മറ്റ് പല ഭാഷയങ്ങളിലും ചർച്ച ചെയ്യാത്ത പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം കൊണ്ട്, വലുപ്പം കൊണ്ട് മാത്രമല്ല ആശയത്തിൻ്റെ പ്രാധാന്യം കൊണ്ട്, അതിന് ആചാര്യസ്വാമിയുടെ ശിഷ്യൻ സുരേശ്വരാചാര്യസ്വാമികൾ അതിനൊരു വളരെ ബൃഹത്തായ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. സാധാരണ ഈ വേദാന്തം പറയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നവര് ഇതൊന്നും വായിക്കാൻ മെനക്കെടാറില്ല, കാരണം അതിൻ്റെ വലിപ്പം അതിൻ്റെ പിന്നെ സാധാരണ വായിച്ചാലൊട്ട് മനസ്സിലാകാത്തതുണ്ട്. രണ്ട് കാരണങ്ങളും കൊണ്ടാണ് മിക്ക പലർക്കും ഇത് വായിച്ചാലൊന്നും മനസ്സിലാകത്തില്ല. അത് ഞാൻ അവർ ആരെയും മോശക്കാരാക്കി പറയുന്നതല്ല, നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതി അദ്വൈതത്തിന് പ്രചാരം കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഭാഷ്യം, ഇല്ല ഞാൻ വായിച്ചിട്ടില്ല. അതിനിങ്ങനെ സുരേശ്വരാചാര്യസ്വാമികളൊരു വായിച്ചു നോക്കിയിട്ടുണ്ട്, മനസ്സിലായിട്ടില്ല. ഇതാണ് വലിയ വേദാന്ത പ്രചാരകന്മാരുടെ തന്നെ അവസ്ഥ. അപ്പൊ പിന്നെ നമ്മളെ പോലെയുള്ള ഭക്തന്മാരുടെ കാര്യം പറഞ്ഞിട്ട് വിശേഷം വല്ലതുണ്ടോ? ഇതൊന്നും ആരും വായിക്കാനും ചിന്തിക്കാനും ഒന്നും മെനക്കെടാറിയില്ല. എന്നാലും ഇവർ പറയുന്നത് വേദാന്തമാണ്, പ്രചരിപ്പിക്കുന്നതും വേദാന്തമാണ്. എന്നാൽ സ്വന്തം വേദാന്തം പ്രചരിപ്പിച്ചോട്ടെ, നമുക്കത് സഹിക്കാം. സ്വന്തം വേദാന്തമാണ് അതല്ല, ശങ്കര വേദാന്തം തന്നെ പ്രചരിപ്പിക്കും. ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. ഇവരുടെ കൈമുതലായി ഉള്ള എന്തൊക്കെയാണ്? ആത്മബോധം, തത്വബോധം കൂടി വന്ന വിവേക ചൂടാമണി, ഇത് വശങ്ങളുള്ള അഭ്യാസമാണ്. വാസ്തവത്തിൽ ഈ ജനങ്ങളെ കുട്ടികളാക്കുന്ന, കഴുതകളാക്കുന്ന രാഷ്ട്രീയക്കാരും ഇത്തരം സ്വാമിമാരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. രണ്ടുപേരും സമൂഹത്തെ കഴുതകളാക്കുക എന്നും പ്രസിദ്ധീകരിക്കരുത്, ജനക്ഷോഭിക്കും. എനിക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് മാർഗദർശനം വരെ ഉണ്ടാവും. അവിടെ ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഭാഷയത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് സുരേശ്വരാചാര്യ സ്വാമികൾ. അതായത് അധ്യക്ഷ സർവഭൂതാനാം തുടങ്ങി ഇതുവരെയുള്ള ഭാഗം ചർച്ച ചെയ്തിട്ട് അവിടെ എന്താണ് പറയുന്നത്? കാരണം ഈ പറയുന്ന ഇതെല്ലാം അവിടെ തത്വജ്ഞാനിയിൽ യോജിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് അധ്യക്ഷത്വാദി ഈ ഗുണങ്ങളെല്ലാം ഇത് ഒരു സാധനയായിട്ട് ഭഗവാൻ ഗീതയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഇത് തന്നെ ഒരു തത്വജ്ഞാനിയുടെ ലക്ഷണമായിട്ട് സ്വീകരിക്കണം. കാരണം എന്താണോ അയാൾ സാധനയിലൂടെ ശ്രദ്ധിക്കുന്ന അതാണ് പിന്നെ അതിൻ്റെ അയാളുടെ അടയാളമായിരിക്കുന്നു. അപ്പോൾ അക്ഷര ഉപാസകന്മാരുടെ ഭാഷകാരനെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയും, അക്ഷര ഉപാസകന്മാരുടെ ലക്ഷണമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഇത് തന്നെ. അവർ മാനാപമാനങ്ങളിൽ തുല്യരായിരിക്കുന്നു, ശത്രുമിത്രങ്ങളിൽ തുല്യരായിരിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ ആന്തരികമായ ഭാവം, അതാണ് അവരുടെ ലക്ഷണങ്ങൾ. ലക്ഷണം എന്ന് പറയുമ്പോൾ അങ്ങനെ തിരിച്ചറിയരുത്, ബാഹ്യമായി നമുക്ക് കണ്ടു വിലയിരുത്താനുള്ള ലക്ഷണം എന്നുള്ളതല്ല, അവരുടെ ആന്തരികമായ ഭാവം ആയിട്ട്. അപ്പോൾ ഈ അധിഷ്ഠത്വാദി ഗുണങ്ങൾ സാധനകളായി സ്വീകരിക്കുന്നു, തത്വജ്ഞാനിയുടെ ലക്ഷണമായി വിളിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞ എന്താണ്? പരമാർത്ഥ ജ്ഞാനനിഷ്ഠാനാം ധർമ്മജാതം, പരമാർത്ഥ ജ്ഞാനനിഷ്ഠന്മാരുടെ ധർമ്മജാതമാണിത് എന്ന് പറയുന്നു. അതിനിവിടെ ഉപസംഹരിക്കുന്നു. രാമാനുജാചാര്യനും മറ്റും പറയുന്നത് ഇതെല്ലാം അനന്ത കല്യാണ, രാമാനുജാചാര്യരുടെ ഭാഷയാണ് അനന്ത കല്യാണ ഗുണനിധി. അനന്ത കല്യാണ ഗുണനിധിയായിരിക്കുന്ന ജഗത്കാരണനായിരിക്കുന്ന, ജഗത് സൃഷ്ടാവായിരിക്കുന്ന, ജഗത് നിയന്താവായിരിക്കുന്ന ഈശ്വരൻ. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ വളരെ വളരെ വിശേഷണം രാമാനുജാചാര്യർ ഉപയോഗിക്കും. മാധ്വാചാര്യനാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണ്. ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കൂടുതൽ ആശയങ്ങൾ ബോധിപ്പിക്കുന്ന ആളാണ്. പല ശ്ലോകങ്ങൾക്ക് ചിലപ്പോൾ ഒരു വാക്ക് എഴുതത്തുള്ളൂ, അതിൽ അതിൻ്റെ ആശയം മുഴുവൻ പ്രകടമാക്കിയിരിക്കും. സ്വന്തമായി അധികം പറയാത്തയാളാണ് മാധ്വാചാര്യൻ. കൂടുതലും മറ്റു ഉപനിഷത്തുകൾ, വേദങ്ങൾ, പുരാണങ്ങൾ ഇതെല്ലാം ഉദ്ധരിക്കത്തേ ഉള്ളൂ, സ്വന്തമായ അഭിപ്രായമായിട്ടൊന്നും പറയത്തില്ല. ഇതിൻ്റെ ഒരു ശ്ലോകം കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ആശയം പറയുന്നതിന് വേണ്ടി ഇന്ന പുരാണത്തിൽ ഇന്നിടത്ത് ഇത് പറഞ്ഞിരിക്കുന്നു, ഇന്ന വേദത്തിൽ ഇന്ന ഭാഗത്ത് ഇത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭാഗത്തെ ഉദ്ധരിക്കും. അതിനെ വ്യാഖ്യാനിക്കത്തില്ല. അതാണ് മാധവാചാര്യരുടെ ശരി. അപ്പം അവരെല്ലാം ഇവിടെ പറയുന്ന എന്താണോ ഇത് ഭക്തന്റെ അടയാളമായിട്ടാണ്. അത് അദ്വൈതി പറയുന്ന പോലെയല്ല. ജ്ഞാനിയുടെ ലക്ഷണമെന്ന് പറയുമ്പോൾ ഇത്തരം ലക്ഷണങ്ങളിലൂടെ ജ്ഞാനിയെ തിരിച്ചറിയണമെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഇവിടെ ദ്വൈതാചാര്യന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്ന എന്താണ്? ഇത്തരം ലക്ഷണങ്ങളിലൂടെ ഭക്തനെ തിരിച്ചറിയണമെന്നാണ്. അദ്വിഷ്ടത്വാദി ഗുണങ്ങൾ എവിടെയാണോ കാണുന്നത് അതിനെ നമ്മൾ ഭക്തന്റെ അടയാളമായി കാണണം. അതുപോലെ ഇത്തരം ഗുണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഒരാളെ ഭക്തൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്താൻ പാടുള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ ഒരാൾ, നമ്മൾ ഭക്തനെന്ന് പറയുന്നത് ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നത് അവരാണ് നമ്മൾ ഭക്തനെന്ന് പറയുന്നത്. നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കുന്നവർക്കാണ്, ഈശ്വരന്റെ അടുത്ത ആൾക്കാരാണെന്നാണ് പറയുന്നത്. പാസ്പോർട്ട് ഓഫീസാണ്, അവിടേക്ക് പോകാനുള്ള പാസ്പോർട്ട് മിസ്സൊക്കെ സാധുക്കൾക്ക് അടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണവർ. അങ്ങനെ കരുതിയിരിക്കുന്നത്. പക്ഷെ അതിന് നിശിതമായി ഈ ആചാര്യന്മാർ നിഷേധിക്കുന്നുണ്ട്. ഈ പറയുന്ന ഗുണങ്ങൾ, അദ്വിഷ്ടത്വാദി തുടങ്ങിയ ഗുണങ്ങൾ എവിടെ കാണുന്നുണ്ടോ അവരെ മാത്രമേ ഭക്തരായി സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ബാഹ്യമായി പൂജയും അർച്ചനയും ചെയ്യുകയും നാക്കുകൊണ്ട് സ്തുതിക്കുകയും ചെയ്യുന്നവരെ അതുകൊണ്ട് മാത്രം ഭക്തന്മാരായി സ്വീകരിക്കരുതെന്ന് വ്യക്തമായി തെളിച്ച് പറയുന്നുണ്ട്. ഈ ഗുണങ്ങൾ അവരിൽ കാണണം, എന്നാൽ ഭക്തന്മാരാണ്. ഈ ഗുണങ്ങളിലൂടെ ഭക്തനെ തിരിച്ചറിയണമെന്നാണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. അല്ലാതെ ഭജനയും പ്രാർത്ഥനയും പൂജാനുഷ്ഠാനം കൊണ്ടെന്ന് ഒരാളെ ഭക്തനെന്ന് ആചാര്യന്മാർ പറയത്തില്ല. അവരെല്ലാം ഉത്തമ ഭക്തന്മാരാണ് അവരങ്ങനെ പറയുന്നത്. അതും നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നു, ഏത് സന്യാസിനോ ധർമ്മ്യാമൃതം ധർമ്മ്യാ ധർമാധനഭേദം ധർമ്മ്യം ചത്തതമൃതം വെച്ച സന്യാസിമാര് അവർ ധർമ്മയുക്തന്മാരാണ്, ലോകനീതിയെ അംഗീകരിക്കുന്നവരാണ്. ധർമ്മയുക്തം എന്നാണ് ധർമ്മ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തത് അമൃതത്വ ഹേതുത്വ അതമൃതം, ധർമ്മത്തെ അവർ സ്വീകരിച്ചിരിക്കുന്നു, അത് മോക്ഷത്തിന് കാരണമാണ്. അതുകൊണ്ട് അതിന് അമൃതം എന്നും പറയുന്നു. ഇവിടെ അമൃതം എന്ന് പറഞ്ഞാൽ അമൃതത്വം, മോക്ഷം അതിന് ഹേതുവായിരിക്കുന്നത്. ഇത് യഥോക്തം അദ്വിഷ്ട സർവഭൂതാനായിത്യാദിന പരിപാസതേ അനുതിഷ്ഠന്തി, ആരാണോ ഇതിനെ അനുഷ്ഠിക്കുന്നത് എങ്ങനെ ശ്രദ്ധധാനാഹ സന്ധ ശ്രദ്ധയുള്ളവരായി. ശ്രദ്ധയെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. മത്പരമ യഥോക്തോഹം അക്ഷരാത്മാ അക്ഷര പുരുഷൻ പരമാത്മാവ് പരമോ നിരദിശയാ ഗതിരേഷ, അതാണ് പരമമായ പ്രാപ്യസ്ഥാനം. തേ മത്പരമാഹ മദ്ഭക്താശ്ച മദ്ഭക്തന്മാരായി എന്നെ ഭജിക്കുന്നവരായി, ഉത്തമം പരമാർത്ഥജ്ഞാനരക്ഷണ ഭക്തിമാശ്രിത. ഇവിടെ ഭക്തി എന്ന് പറഞ്ഞാൽ ആചാര്യസ്വാമികൾക്ക് ജ്ഞാനം തന്നെയാണ്. നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുള്ളതാണ്. ആചാര്യസ്വാമികൾ ഭക്തിയും ജ്ഞാനത്തെ രണ്ടായി കാണുന്നില്ല. അതാണ് പറഞ്ഞത് ഉത്തമം പരമാർത്ഥജ്ഞാന ലക്ഷണം ഭക്തി, ഉത്തമമായ പരമാർത്ഥജ്ഞാനരൂപമായിരിക്കുന്ന ആ ഭക്തി ആശ്രിത തേ അതീവമേ പ്രിയ, അവർ എനിക്ക് അത്യന്തം പ്രിയരാണ്. പ്രിയോഹി ജ്ഞാനിനോത്യർത്ഥം, ജ്ഞാനികൾ എനിക്ക് പ്രിയരാണ്, അത്യർത്ഥം പ്രിയരാണ്. ഇതിയെ സൂചിതം തദ് വ്യാഖ്യായ ഉപസംഹൃതം, ജ്ഞാനികൾ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണ്. നേരെ അധ്യായത്തിൽ പറഞ്ഞു, അതിനെ വ്യാഖ്യാനിച്ച് ഇവിടെ ഉപസംഹരിച്ചിരിക്കുന്നു എന്നാണ്. ഭക്താതെ അതീവമേ പ്രിയ, അവിടെ ഭക്തനെന്നും ജ്ഞാനിയെന്നും പറയുന്നതിൽ വ്യത്യാസമില്ല, ഒന്നു തന്നെ എന്നാണ് അദ്വൈതപരമായി പറയുന്നു. യസ്മാ ധർമ്മ്യാമൃതമിതം യഥോക്തം അനുതിഷ്ഠൻ, ഈ പറയുന്ന ധർമ്മയുക്തമായ മോക്ഷസാധനയെ, അമൃതം എന്ന് വെച്ചാൽ മോക്ഷസാധനം, ആരാണോ അനുഷ്ഠിക്കുന്നത്, ഭഗവതോ വിഷ്ണുഹോ പരമേശ്വരസ്യ, അവനെന്ത് ചെയ്യുന്നു, ആ വിഷ്ണുവിന്റെ അതീവ പ്രിയോ മേ പ്രിയോ ഭവതി എന്ന് വെച്ചാൽ അവൻ വിഷ്ണു ഭക്തനാണ്, അവൻ വിഷ്ണുവിന് പ്രിയപ്പെട്ടവനാണ്. തസ്മാതിദം ധർമ്മ്യാമൃതം മുമുക്ഷുണ യജ്ഞതോ അനുഷ്ഠേയം, അതുകൊണ്ട് മുമുക്ഷു ഈ ധർമ്മയുക്തമായിരിക്കുന്ന മോക്ഷസാധനയെ പരിശ്രമിച്ച് അനുഷ്ഠിക്കണം. യജ്ഞത അനുഷ്ഠേയം എന്ന് വെച്ചാൽ പരിശ്രമിച്ച് തന്നെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ്. വിഷ്ണോഹോ പ്രിയം പരം ധാമ ജിഗമിഷുണ എന്നാണ് ഇവിടെ പറഞ്ഞു. എന്താണോ മത്പരമ, ആ വിഷ്ണുവിന്റെ പരമധാമത്തെ ജിഗമിഷു പോകാൻ ആഗ്രഹിക്കുന്നവൻ, അവിടെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ, വിഷ്ണുവിന്റെ പരമധാമത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഈ ഭക്തി സാധനകളെ പ്രയത്നിച്ച് അനുഷ്ഠിക്കേണ്ടതാണ്, അങ്ങനെ അവിടെ എത്തിച്ചേരേണ്ടതാണ്. അവർ എനിക്ക് അത്യധികം പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിവിടെ ഭഗവാൻ ആ ഭക്തിയോഗത്തിന്റെ പ്രകടനത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഏതു ധർമ്മ്യാമൃതം ഇദം യഥോക്തം വര്യുപാസതെ ശ്രദ്ധാനാമത്പരമ ഭക്താസ്തേതീവ മേ പ്രിയാഃ. ശാന്തി ശാന്തി ശാന്തി ശരി.